ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത രണ്ടാം അധ്യായം 63 ശ്ലോകം. ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഭാഷ്യം: ക്രോധാത് ഭവതി സമ്മോഹഃ അവിവേകഃ കാര്യാകാര്യ വിഷയഃ ക്രോധോ ഹി സമ്മൂഢഃ സൻ ഗുരും അപ്യാക്രോശ്യതി. സമ്മോഹാത് സ്മൃതി വിഭ്രമഃ ശാസ്ത്ര ആചാര്യ ഉപദേശാഹിത സംസ്കാര ജനകായാഃ സ്മൃതേഃ സ്യാത് വിഭ്രമോ ഭ്രംശഃ. സ്മൃതി ഉത്പത്തി നിമിത്ത പ്രാപ്തോ അനുത്പത്തിഹി. സ്മൃതിഭ്രംശം, അതാണ് ഇവിടെ ഒരു സാധകൻ ശ്രദ്ധിക്കേണ്ട കാര്യം. ധ്രുവാസ്മൃതി, സ്മൃതി സ്ഥിരത, അതൊരാൾക്ക് എപ്പോഴും വേണ്ടതാണ്. വിവേകത്തെ നിലനിർത്തുക, അതാണ് ധ്രുവാസ്മൃതി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. പക്ഷേ ഇവിടെ പറയുന്നു ക്രുധോഹി, ക്രുദ്ധൻ, സമ്മൂഢസൻ, മൂഢനായിട്ട്, ഗുരും അപ്യാക്രോശതി, ഗുരുവിനെയും മനസ്സിൽ ഗുരുനന്ദ വരും, വന്നു പോവും. ഏറ്റവും വലിയ പാപമാണ് പ്രായശ്ചിത്തം. ഇല്ലാത്ത പാപമാണ്, അതായത് ഗുരുനന്ദ മനസ്സിൽ വന്നുപോയാൽ അതിന് പ്രായശ്ചിത്തമില്ലെന്നാണ്. പ്രായശ്ചിത്തം ജീവിച്ചിരിക്കെ പ്രായശ്ചിത്തം ചെയ്ത് പരിഹാരം ഇല്ല. പിന്നെ അതിന്റെ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് ആ ജീവിത അവസാനത്തോടുകൂടിയേ, ആ ജന്മത്തിന്റെ അവസാനത്തോടുകൂടിയേ പ്രായശ്ചിത്തം പൂർത്തിയാകത്തുള്ളൂ. അപ്പോൾ അതിനുപോലും ഒരാൾ ധൈര്യപ്പെടും കോപം കൊണ്ട്. കോപം എന്ന് പറയുന്നു പ്രകടമായ കോപം വേണ്ട, മനസ്സിൽ വിദ്വേഷ മനോഭാവം ഉണ്ടായാലും മതി. അത് ഗുരുവിനോടങ്ങനെ മനസ്സിൽ വിദ്വേഷം വരുന്നത് പറയുന്നത് വളരെ ശക്തമായ പാപത്തിൻ്റെ ഫലമാണ്. അതിൻ്റെ അത്തരം ഗുരു നിന്ദയുടെ ഫലമായിട്ട് പറയുന്നത് മാനസിക വിഭ്രാന്തിയാണ്. മനസ്സിന് വിഭ്രാന്തി ഉണ്ടാകുന്നത് പൂർവ്വജന്മത്തിൽ ചെയ്ത വിഭ്രാന്തി എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഭ്രാന്ത്, മാനസിക രോഗങ്ങൾ, ഇതെല്ലാം അല്ല ഗുരുനിന്ദയുടെ ഫലമായിട്ടാണ് പറയുന്നത്. മനസ്സിലൊരാൾ ഗുരുവിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ വിദ്വേഷം വിചാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അതിൻ്റെ ഫലമായിട്ട് വരുന്ന അസുഖമാണ് മാനസിക രോഗങ്ങളെല്ലാം. അത് അത്രയും പ്രായശ്ചിത്തമില്ലാത്ത ഒന്നാണ് ഗുരുനിന്ദ, അതൊരിക്കലും വരാൻ പാടില്ല. ഇവിടെ പ്രത്യേകിച്ചും പറയുന്നത് സാധകന്മാരെ കുറിച്ചാണ്. അപ്പോൾ ഗുരുവിൽ നിന്ന് അനിഷ്ടമെന്ന് കരുതുന്ന എന്ത് തന്നെ സംഭവിച്ചാൽ മറിച്ച് ഗുരുവിന് നേരെ വിദ്വേഷ മനോഭാവം വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്? സ്മൃതി വിഭ്രമ, വിവേകം നഷ്ടപ്പെടുന്നു. എന്താണ് സ്മൃതി? സമ്മോഹ സ്മൃതി വിഭ്രമ. ശാസ്ത്ര ആചാര്യ ഉപദേശ ആഹിത സംസ്കാര ശാസ്ത്രം ആചാര്യ, ഈ രണ്ടുപേരുടെയും ആചാര്യൻ എന്ന് പറയുമ്പോൾ വർത്തമാനത്തിൽ, അതായത് തന്റെ ഗുരു, സശരീരനായിരിക്കുന്ന ഗുരു ആചാര്യൻ. ശാസ്ത്രം എന്ന് പറയുമ്പോൾ പൂർവാചാര്യന്മാരുടെ വചനങ്ങൾ, അല്ലെങ്കിൽ മറ്റാചാര്യന്മാരുടെ വചനങ്ങൾ എന്ന ശാസ്ത്രം. ആ ശാസ്ത്രത്തിന്റെയും ആചാര്യത്തിന്റെയും അത് ഭാഷകാരൻ ഇവിടെ പറയുന്നിടത്ത് ശ്രദ്ധിക്കുക, രണ്ടും ചേർത്തേ പറയപ്പെടുന്നു. ഒന്ന് ശാസ്ത്രം മറ്റൊന്ന് ആചാര്യം. രണ്ടിനും ഒരേ പ്രാധാന്യം കൊടുത്താണ് പറയുന്നത്. അപ്പൊ അവിടെ ആചാര്യൻ ഉദ്ദേശിക്കുന്നത് സശരീരത്തോടുകൂടിയിരുന്ന് ഉപദേശം തരുന്ന ഗുരു, ആ ഗുരുവിനോട് ആചാര്യൻ ഉദ്ദേശിക്കുന്നു. മറ്റ് ശാസ്ത്രങ്ങളും മറ്റുള്ളവരുമെല്ലാം മറ്റ് ആചാര്യന്മാരും എല്ലാം ശാസ്ത്രം എന്നുള്ളതുകൊണ്ടെടുക്കും. അങ്ങനെയുള്ള ഉപദേശങ്ങളിൽ നിന്നും ആഹിതമായ സഞ്ചയിച്ചതായ അന്ധക്കരണത്തിൽ ഈ ഉപദേശങ്ങളിൽ നിന്നും നേടുന്ന സംസ്കാരം, ആ സംസ്കാരത്തിൽ നിന്നും സ്മൃതി ഉണ്ടാകുന്നു. സ്മൃതിക്ക് ഹേതുവായിരിക്കുന്നതാണ് സംസ്കാരം, ശാസ്ത്ര സംസ്കാരം, ഉപദേശ സംസ്കാരം. ആ സ്മൃതി സ്യാദ് വിഭ്രമോ ഭ്രംശ, ആ സ്മൃതിക്ക് ഭ്രംശം വരുന്നു. സ്മൃതിക്ക് ഭ്രംശം വരിക എന്ന് പറയുന്നത് എന്താണ്? അടുത്ത് പറയുന്നത് സ്മൃതി ഉത്പത്തി നിമിത്ത പ്രാപ്ത അനുത്പത്തി. സ്മൃതി ഉത്പത്തിക്കുള്ള നിമിത്തങ്ങൾ പ്രാപ്തമായാൽ അതുണ്ടാകാതിരിക്കുക. അസ്മൃതി സ്മരണ ഓർമ്മ, നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളും സ്മൃതി സ്മരണ ഓർമ്മയെ ആശ്രയിച്ചിട്ടാണ് നടക്കുന്നത്, സദ്വ്യവഹാരമായാലും അസദ്വ്യവഹാരമായാലും. ഇതിന് നിമിത്തങ്ങൾ പറയുന്നുണ്ട്, സ്മൃതി ഉത്പന്നമാകുന്നതിനുള്ള നിമിത്തങ്ങൾ. സ്മൃതി ഉത്പന്നമാകുന്നതിനുള്ള ഏറ്റവും പ്രബലമായ നിമിത്തം എന്ന് പറയുന്നതാണ് സംസ്കാരം. ആ സംസ്കാരം ഉണ്ടായിരിക്കുന്നതുകൊണ്ട് സ്മൃതി ഉണ്ടാവണമെന്നില്ല, സംസ്കാരം പ്രബുദ്ധമാകണം. അന്ധകരണത്തിൽ അനന്ത ജന്മങ്ങളിൽ സഞ്ചയിച്ചിട്ടുള്ള സംസ്കാരങ്ങളുണ്ട്. ആ സംസ്കാരങ്ങളിൽ നിന്നെല്ലാം സ്മൃതി ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് അത് താങ്ങാൻ കഴിയത്തില്ല അന്ധകരണത്തിന്. അതുകൊണ്ട് ഏത് സംസ്കാരമാണോ പ്രബുദ്ധമായി വരുന്നത് ആ സംസ്കാരത്തിൽ നിന്ന് സ്മൃതി ഉണ്ടാകുന്നു. അത് പ്രബുദ്ധമാകുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് സംസ്കാരം അങ്ങനെ പ്രബുദ്ധമായി വരുന്നതിന് തന്നെ മറ്റ് സംസ്കാരങ്ങൾ കാരണമാകും. അദൃഷ്ടങ്ങളെന്ന് പറയും, അദൃഷ്ട രൂപത്തിലുള്ള മറ്റ് സംസ്കാരങ്ങൾ കൊണ്ട് ഒരു സംസ്കാരം പ്രബുദ്ധമായി വരും. അങ്ങനെ വരാം. പിന്നെ സംസ്കാരം പ്രബുദ്ധമായി വരുന്നതിന് ബാഹ്യമായ നിമിത്തങ്ങൾ, അതുകൊണ്ട് സംസ്കാരം പ്രബുദ്ധമാവാം. അപ്പൊ സംസ്കാരം പ്രബുദ്ധമാകുന്നതാണ് സ്മൃതിക്ക് കാരണം. അങ്ങനെ പ്രബുദ്ധമാകുന്നതിന് മറ്റധിഷ്ഠങ്ങളോ അല്ലെങ്കിൽ ബാഹ്യനിമിത്തങ്ങളോ ആകാം. ഒരാൾ ആനയെ കാണുന്നു, ബാഹ്യമായ ഒരു നിമിത്തമാണ്. ആനയെ കാണുമ്പം ആനയുമായി ബന്ധപ്പെട്ട് തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ അയാൾ ഉടനെ സ്മരിക്കുന്നു. എന്ത് ചെയ്യുന്നു? ആ ബാഹ്യമായ നിമിത്തം ഉള്ളിലിരിക്കുന്ന സംസ്കാരത്തെ പ്രബുദ്ധമാക്കി. പ്രത്യക്ഷത്തിൽ ആനയെ കാണുന്നു, ഉടനെ മുമ്പ് ആനയെ കണ്ടതോ ഭയന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഓർമ്മയിൽ വരുന്നു, ഓർമ്മിക്കുന്നതാണ്. അവിടെ എന്ത് ചെയ്യുന്നു? ബാഹ്യമായ നിമിത്തം ഉള്ളിലിരിക്കുന്ന സംസ്കാരത്തെ പ്രബുദ്ധമാക്കി പഴയ കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നു, സ്മൃതി വരുന്നു. ഇനി അദൃഷ്ടം കൊണ്ട് സ്മൃതി വരുന്ന എന്താണ്? ബാഹ്യമായ ഒരു നിമിത്തം ഒന്നുമില്ല. ഒരു നിമിത്തമില്ലാതിരിക്കെ വളരെ വളരെ പഴയ കാലത്തുള്ള ഏതെങ്കിലും അനുഭവം, വിസ്മൃതമായ അനുഭവങ്ങൾ ബാഹ്യമായ ഒരു നിമിത്തമില്ലാതെ ചിലപ്പോൾ തനിയെ മനസ്സിൽ പൊങ്ങി വരും. അതോടെ അദൃഷ്ടമാണ് ആ സംസ്കാരത്തെ പ്രബുദ്ധമാക്കുന്നു. ഈ തരത്തിൽ സ്മൃതിയുടെ ഉത്പത്തിക്ക് നിമിത്തമായിരിക്കുന്ന സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ആ സ്മൃതി ഉണ്ടാകാതിരിക്കുക, അതാണ് സ്മൃതി ഭ്രംശം എന്ന് പറയുന്നത്. അതായത് ശാസ്ത്രത്തിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും ധരിച്ചിട്ടുണ്ട് ഗുരു നിന്ദ പാടില്ല. അപ്പോൾ അതിന്റെ സംസ്കാരം അന്ധകരണത്തിൽ ദൃഢമായിട്ടുണ്ട്. മനസ്സിൽ ഏതെങ്കിലും കാരണവശാൽ വിദ്വേഷം ഭാവം വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഗുരു പ്രതികൂലമാണെന്ന് തോന്നുന്നു, ആ സമയത്ത് വാസ്തവത്തിൽ എന്താ വേണ്ടത്? ഉള്ളിലിരിക്കുന്ന സംസ്കാരം പ്രബുദ്ധമാകണം, സ്മൃതി വരണം. എന്താണ്? ഗുരു ഒരിക്കലും പ്രതികൂലമാകത്തില്ല, ഗുരുവിനോട് വിദ്വേഷം പാടില്ല. അതിന് ഗുരു എന്നോട് തോന്നുന്ന അത്തരം മനോഭാവങ്ങളെല്ലാം പാപത്തെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരിക്കലും സങ്കല്പിക്കാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള സ്മൃതി മനസ്സിലുണ്ടാവണം. ഈ സ്മൃതി സംസ്കാരത്തിൽ നിന്നുണ്ടാവണം. ആ സംസ്കാരം നേരത്തെ അയാൾ ആർജിച്ചിട്ടുണ്ട്. ശിവേ രുഷ്ടേ ഗുരുസ്ത്രാത. ശിവൻ കോപിച്ചു കഴിഞ്ഞാൽ, അതായത് ഈശ്വരൻ കോപിച്ചു കഴിഞ്ഞാൽ ഗുരുവിനെ രക്ഷിക്കാൻ കഴിയുന്ന അതിൽ നിന്ന്. അവിടെ ഈശ്വരനേക്കാൾ വലിയ സ്ഥാനമാണ് ഗുരുവിന് കൊടുക്കുന്നത്. ഈശ്വര കോപത്തിന് പാത്രമാകുന്ന ഒരാളിനെയും ഗുരുവിന് രക്ഷിക്കാൻ കഴിയും. ആണ് ശിവേ രുഷ്ടേ ഗുരുസ്ത്രാത. ഗുരു രുഷ്ടേ കശ്ചന. അതേസമയം ഗുരുവിന്റെ മനസ്സിൽ കോപം വന്നു കഴിഞ്ഞാൽ പിന്നീട് രക്ഷിക്കാൻ ഈശ്വരനും കഴിയത്തില്ല. ഗുരു കോപത്തിന് പാത്രമായ ഒരുവനെ പിന്നീട് ഈശ്വരനുകൂടി രക്ഷിക്കാൻ കഴിയത്തില്ല. അതാണ് ഗുരുവിന്റെ മഹത്വം. അപ്പൊ ഈ ശാസ്ത്രം, ഇത്തരം ശാസ്ത്രങ്ങളെല്ലാം അധ്യയനം ചെയ്ത് അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് ശ്രവിച്ച് ആ സംസ്കാരം ഉള്ളിലുള്ളവന് ഏതെങ്കിലും കാരണവശാൽ ബാഹ്യമായ നിമിത്തങ്ങൾ കൊണ്ട് മനസ്സിൽ ഗുരുവിനോട് എന്തെങ്കിലും ഒരു പ്രതികൂല മനോഭാവം വരുമ്പോൾ ഈ ശാസ്ത്രത്തിന്റെ സംസ്കാരം അവന്റെ ഉള്ളിൽ പ്രബുദ്ധമായിട്ട് സ്മൃതി ഉണ്ടാക്കണം. ഗുരുനിന്ദ പാടില്ല. ഗുരുനിന്ദ എന്നുള്ളതല്ല, ഗുരുവിനോട് വിദ്വേഷം പോലും മനസ്സിൽ വരാൻ ഒരു കാരണവശാലും പാടില്ല എന്ന് വരണം. പക്ഷേ അത് വരാതെ പോകും. സ്മൃതി ഭ്രംശം വരുന്നു, സമ്മോഹം കൊണ്ട് വിവേകം നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണ് സ്മൃതി? അതാണ് സ്മൃതി ഉത്പത്തി നിമിത്ത പ്രാപ്തം. സ്മൃതി ഉത്പന്നമാകുന്നതിനുള്ള നിമിത്തങ്ങളെല്ലാം ഉണ്ടായാലും അനുത്പത്തി ആ സ്മൃതി ഉണ്ടാകാതെ പോകും എന്നർത്ഥം. ആ സ്മൃതി ഉണ്ടാകുന്നതിന് ഈ കോപം മറ്റും പ്രതിബന്ധമായി നിൽക്കും. ആ സംസ്കാരത്തെ അമർത്തിക്കളയും. ആ സ്മൃതി ഉത്പത്തിക്കുള്ള നിമിത്തം എന്ന് പറയുന്നത് എന്താണ്? ഗുരുവിനെ കുറിച്ചുള്ള സ്മരണ, ഗുരുവിനെ കുറിച്ചുള്ള പൂർവ്വ അനുഭവങ്ങളുടെ സ്മരണകളെല്ലാം മനസ്സിൽ വരും. ഗുരുവിന്റെ മഹത്വത്തെ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ സ്മൃതി വരും. അതാണ് സ്മൃതി ഉത്പത്തി നിമിത്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഗുരുവിനോട് വിദ്വേഷം തോന്നുന്ന അതേ സമയം തന്നെ ഗുരുവിന്റെ മഹത്വത്തെ ഓർമ്മിപ്പിക്കുന്ന ചില സ്മൃതികൾ മനസ്സിൽ വരും, നിമിത്തങ്ങൾ വരും. അതെല്ലാം അനുഭവങ്ങൾ വരും. ചിലപ്പോൾ വിപരീത അനുഭവങ്ങൾ വരും. വിപരീതമായി ചിന്തിക്കുന്ന സമയം തന്നെ അവന് വിപരീത അനുഭവങ്ങളുണ്ടാകും. അതെല്ലാം വന്നു കഴിഞ്ഞാലും ശരി, അത് പാടില്ല, അരുത് എന്നുള്ള തരത്തിലുള്ള സ്മൃതി മനസ്സിൽ വരത്തില്ല. അനുത്പത്തി അത് വരുന്നു. സ്മൃതിഭ്രംശം. തഥ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ. സ്മൃതിഭ്രംശം കൊണ്ടെന്ത് വരുന്നു? ബുദ്ധിനാശം വരുന്നു. നേരത്തെ പറഞ്ഞ സമ്മോഹം, ഇവിടെ പറയുന്ന ബുദ്ധിനാശം, രണ്ടും അവിവേകം തന്നെയാണ്. ബുദ്ധിനാശവും അവിവേകമാണ്, സമ്മോഹവും അവിവേകം തന്നെ. സമ്മോഹം എന്ന് പറഞ്ഞാൽ മനസ്സ് പൂർണ്ണമായും മൂഢമായി പോകുന്നു. അവിടെ ശരിയേത് തെറ്റേത് എന്ന് ചിന്തിക്കുന്നതിനുള്ള അവസരം പോലും കിട്ടുന്നില്ല. അതാണ് സമ്മോഹം എന്ന് പറയുന്നത്. പൂർണ്ണമായ അന്ധകാരം മനസ്സിൽ വരുന്നു. ബുദ്ധിനാശത്തിൽ അങ്ങനെയല്ല. കാര്യാകാര്യ വിഷയ വിവേക അയോഗ്യത അന്ധകരണസ്യ ബുദ്ധിനാശ ഉച്ചതേ. ബുദ്ധിനാശം വരുന്ന ഒരുവൻ ചിലപ്പോൾ ചിന്തിക്കും ഏതാണ് കാര്യം ഏതാണ് അകാര്യം. കാര്യം എന്ന് പറയുന്നത് ചെയ്യേണ്ടത്, അകാര്യം എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ലാത്തത്. ധർമ്മം ഏതാണ് അധർമ്മം ഏതാണ്, സ്വധർമ്മം ഏതാണ് അധർമ്മം ഏതാണ്, ന്യായം ഏത് അന്യായം ഏത്, ധർമ്മം എന്ത് അധർമ്മം, ഈ രീതി ചിന്തിക്കും. പക്ഷെ ചിന്തിച്ചു കഴിഞ്ഞാലും അതിൽ അതെന്താണെന്ന് നിർണയിക്കുന്നതിനുള്ള യോഗ്യത നഷ്ടപ്പെട്ടു, നിർണയിക്കാൻ കഴിയത്തില്ല. മനസ്സ് അനിശ്ചിതമായി. സമൂഹത്തിലാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നതിനുള്ള അവസരം കൂടിയില്ല, മൂഢമായ മനസ്സായിരിക്കും. അതാണ് അവിടെ സ്മൃതി ഭ്രംശം വരുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഈ സ്മൃതിഭ്രംശം വന്നവൻ ചിന്തിച്ചു കഴിഞ്ഞാലും ന്യായത്തിന്റെ പക്ഷത്തിൽ മനസ്സിനെ ഉറപ്പിക്കുന്നതിനുള്ള ഒരു സ്മൃതിയും അയാൾ കാണത്തില്ല, ഒന്നും അയാളെ സഹായിക്കാനുണ്ടായിരിക്കത്തില്ല. അപ്പോൾ പൂർണ്ണമായും ആ വിവേകത്തെ നശിപ്പിക്കും. അതാണ് കാര്യാകാര്യ വിഷയ വിവേക അയോഗ്യത. കാര്യാകാര്യ വിഷയങ്ങളെ വിവേചിച്ചറിയുന്നതിനുള്ള അന്ധകരണത്തിന്റെ യോഗ്യത അത് നഷ്ടപ്പെടുന്നു. അതിവിടെ അവരേണ്ട് അന്ധകരണസ്യ, മനസ്സിൽ വരണം. അയാൾക്കൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. ബുദ്ധേഹി നാശ ഉച്ചതി. ഇത് ഇവിടെ ഇപ്പോൾ പറയുന്നത് ക്രോധം. ക്രോധം കൊണ്ട് സമൂഹം വന്നു, സമൂഹം കൊണ്ട് സ്മൃതിഭ്രംശം വന്നു എന്ന് പറഞ്ഞു. ഇത് തന്നെ തിരിച്ച് ദുഃഖത്തിൽ സംഭവിക്കുന്നു. ഇത് തന്നെ സംഭവിക്കും. ദുഃഖം വന്നു കഴിഞ്ഞാലും സമൂഹം വരും, സ്മൃതി വിഭ്രമം വരും, ബുദ്ധിനാശം വരും, ക്രോധം കൊണ്ടും വരും. ഇതിൽ നിന്നെല്ലാം ഒരേ തരത്തിലുള്ള ഫലം ഉണ്ടാകും. അതുകൊണ്ടാണ് മനസ്സിന്റെ സമത്വം എപ്പോഴും സാധകൻ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് സംഭവിക്കും, ബുദ്ധേഹി നാശ. ആ അന്ധകരണത്തിന്റെ മനസ്സിന്റെ നാശം സംഭവിക്കുന്നു. ഇതെല്ലാം നിരന്തരം നമ്മുടെ മനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ബുദ്ധിനാശാത് പ്രണശ്യതി. ആ ബുദ്ധിനാശം കൊണ്ട് ഒരു സാധകന് സമ്പൂർണ്ണ നാശം സംഭവിക്കുന്നു. വിവേകം നഷ്ടപ്പെടുന്നു. വിവേകം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അതിനനുസരിച്ച് ഉള്ള വാക്കുകളും പ്രവൃത്തികളും വരും. ആ വാക്കും പ്രവൃത്തിയും അയാളെ നശിപ്പിക്കും. അപ്പോൾ അയാൾ വാക്കുകൊണ്ട് ഗുരുവിനെ നിന്ദിക്കും, പ്രവൃത്തിയും അതുപോലെ ചെയ്യും. അത് ഗുരുവിൻ്റെ അടുത്ത് മുഖ്യമായിട്ടും പിന്നെ ബാക്കി എല്ലായിടത്തും അതെല്ലാം സംഭവിക്കും. അയാളുടെ ജീവിത വ്യവഹാരത്തിൽ എല്ലാ രംഗങ്ങളിലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും. അത് വിശദീകരിക്കുന്നു. താവദേവ ഹി പുരുഷ യാവത് അന്ധകരണം തദീയം കാര്യാകാര്യ വിഷയ വിവേകയോഗ്യം. തദയോഗ്യത്വേ നഷ്ടയേവ പുരുഷോ ഭവതി. അതഃ തസ്യ അന്ധകരണസ്യ ബുദ്ധേർനാശാത് പ്രണശ്യതി. പുരുഷാർത്ഥ അയോഗ്യോ ഭവതി. ഒരുവൻ എങ്ങനെ നശിക്കുന്നു എന്ന് പറയുന്നു. താവദേവ ഹി പുരുഷ. ഒരു ജീവന് അവന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് യാവത് അന്ധകരണം തദീയം കാര്യാകാര്യ വിഷയ വിവേകയോഗ്യം. ഒരു ജീവൻ പുരുഷനെന്ന് പറഞ്ഞാൽ ജീവൻ, ആ ഒരു ജീവന്റെ നിലനിൽപ്പ്, അവൻ നശിക്കാതെയുള്ള അവന്റെ നിലനിൽപ്പ് എന്ന് പറയുന്ന താവദേവ അതുവരെയാണ്. ഏതുവരെ? യാവത് തദീയം, അവന്റെ ആ അന്ധകരണം, മനസ്സ് കാര്യാകാര്യ, കാര്യമായതും അകാര്യമായതുമായ വിഷയങ്ങളെ വിവേചിച്ചറിയുന്നതിന് സക്ഷമമായിരിക്കുന്നത് ഏതുവരെയാണോ അതുവരെ ഉള്ളു ആ ജീവന്റെ നിലനിൽപ്പ്. അത് കഴിഞ്ഞാൽ ആ ക്ഷമത നഷ്ടപ്പെട്ടാൽ, നന്മയും തിന്മയും തിരിച്ചറിയുന്നതിനുള്ള ആ ക്ഷമത, തെറ്റും ശരിയും തിരിച്ചറിയുന്നതിനുള്ള ആ ക്ഷമത, അതായത് രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ പറയും. ഒന്ന്, ഒരു മനുഷ്യൻ അവന്റെ പൗരുഷം കൊണ്ട് നേടേണ്ട കാര്യങ്ങൾ. പൗരുഷം എന്ന് വെച്ചാൽ പുരുഷന്റെ ഗുണമെന്നുള്ളതല്ല, ആ ജീവനിൽ സഹജമായ ശക്തികളും കഴിവുകളും ഉണ്ട്. എല്ലാ ജീവന്മാർക്കും ഉണ്ട്. അത് പുരുഷനോ സ്ത്രീയോ ആകാം. പുരുഷ ശബ്ദം പറയുന്നുണ്ട് സ്ത്രീകൾക്ക് ബാധമല്ല എന്നല്ല. അപ്പോൾ ഒരു ജീവൻ എന്നുള്ളതാണ്. പുരുഷ ശബ്ദം നമ്മുടെ ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നത് എല്ലായിടത്തും ജീവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഒരു ജീവൻ എന്തുകൊണ്ട്? പുരത്തിൽ ശയിക്കുന്നവൻ. പുരമെന്ന് വെച്ചാൽ ശരീരം. ആ ശരീരത്തിൽ ശയിക്കുന്നവനാണ് പുരുഷൻ എന്ന് പറയുമ്പോൾ അത് ജീവൻ. ഒരു ജീവന് തന്റേതായ ഇച്ഛാശക്തി, വിവേകം തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ആർജിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് അവൻ തന്നെ ആർജിക്കണം. ഇക്കാര്യം വാസിഷ്ഠം അതിൽ വാസിഷ്ഠ ഭഗവാൻ രാമനോട് ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ ഇക്കാര്യം വളരെ ആവർത്തിച്ച് പറയുന്നുണ്ട്. നമ്മൾ ദൈവം എന്ന് പറഞ്ഞ് നമ്മൾ മറ്റു പലതിനെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ മറ്റു പലതിനെ ആശ്രയിക്കുമ്പോഴും അവന്റെ പൗരുഷത്തെ ഒരിക്കലും അവൻ നഷ്ടപ്പെടുത്താൻ പാടില്ല. എന്നുവെച്ചാൽ സ്വയം ചെയ്യേണ്ടത് സ്വയം തന്നെ ചെയ്യണം. അത് ശരിയായ രീതിയിൽ ഇതെല്ലാം ഉപയോഗിക്കുന്നതിന് ഈശ്വരാനുഗ്രഹവും ഗുരുവിന്റെ അനുഗ്രഹവും എല്ലാം വേണം. പക്ഷെ അതെല്ലാം വേണമെന്നിരിക്കെ അവൻ ചെയ്യേണ്ടത്, അവന്റെ പക്ഷത്ത് നിന്ന് ചെയ്യേണ്ടത് കർത്തവ്യം അകർത്തവ്യം അതെല്ലാം സ്വന്തം ആ ജീവൻ തന്റെ തന്നെ പൗരുഷത്തെ, പൗരുഷം എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷ സംബന്ധിയായിട്ടുള്ളത് അതാണ് പൗരുഷം. പുരുഷം എന്ന് വെച്ചാൽ ജീവൻ. പൗരുഷം എന്ന് പറഞ്ഞാൽ ജീവസംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് പറയും രാമ, നീ നിന്റെ പൗരുഷത്തെ ആശ്രയിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എല്ലാം വിധി, ദൈവഹിതം എന്നും പറഞ്ഞ് എല്ലാം വിട്ടുകളയരുത്. നീ സ്വയം നീ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എന്നുവെച്ചാൽ ജീവൻ ജീവസംബന്ധിയായിട്ട്, കാരണം ജീവന് ഈശ്വരൻ തന്നെ കുറെ ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ട വിവേകം, ആ വിവേകത്തെ ആർജിച്ച് അവനത് ഉപയോഗിക്കും. അത് ഉപയോഗിക്കാതെ എന്താണ് അരിയും വെള്ളവും അടുപ്പും എല്ലാം തന്നു കഴിഞ്ഞാൽ ദൈവം വന്ന് പാകം ചെയ്തു തരണം, ദൈവം വന്ന് ഭക്ഷണം ഊട്ടിത്തരണം എന്നല്ല അവൻ ചിന്തിക്കേണ്ടത്. അവൻ അതെല്ലാം അവൻ സ്വയം ചെയ്യണം, ബാക്കി കാര്യങ്ങൾ അവൻ ചെയ്യണം. അത് ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങളാണ് ഈശ്വരൻ ഒടുക്കി കൊടുക്കുന്നത്. അതിന് വരാവുന്നുള്ള വിഘ്നങ്ങളെയാണ് ഈശ്വരൻ മാറ്റിക്കൊടുക്കുന്നത്. അതിന് അനുകൂലമായ സാഹചര്യങ്ങളെ ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു ജീവൻ പൗരുഷത്തെ ആശ്രയിച്ച് കാര്യങ്ങൾ ചെയ്യണം. അതാണെങ്കിൽ വേറെ ഭാഗത്ത് പറയും, ഉദ്ധരീത ആത്മനാത്മാ. അല്ലാതെ താൻ ചെയ്യേണ്ട കാര്യങ്ങളും എന്താണ് ഗുരുവിൽ വയ്ക്കുക അല്ലെങ്കിൽ ഈശ്വരന് വയ്ക്കുക, അതൊക്കെ ഗുരു ചെയ്യട്ടെ ഈശ്വരൻ ചെയ്യട്ടെ എന്ന് അങ്ങനെ വയ്ക്കുന്നത് എന്തോ ആധ്യാത്മിക സാധനയുടെ ഏറ്റവും മഹത്തായ ഒരു കാര്യമാണെന്ന് പലരും ധരിക്കും. പക്ഷെ അത് വാസ്തവത്തിൽ അലസതയാണ്. താൻ തന്റെ അലസതയ്ക്കുള്ള ഒരു സമർത്ഥനമാണത്. അത് ഞാൻ ചെയ്യേണ്ടതല്ല, എല്ലാം ഭഗവാൻ ചെയ്യേണ്ടതാണ്. എനിക്കിതിലൊന്നും യാതൊരു കർത്തൃത്വം ഇല്ലാന്ന്. പക്ഷെ ഉണ്ണുന്നതിനും ഉറങ്ങുന്നതിനും എല്ലാം ഈ പറയുന്നതാണ് കർത്തൃത്വമുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും കർത്തവ്യമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതെല്ലാം ചെയ്യും. അത് പറയാം, ദൈവം ചെയ്തോട്ടെ അല്ലെങ്കിൽ അമ്മ ചെയ്തോട്ടെ അല്ലെങ്കിൽ ചെയ്തോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ അവനവന്റെ സ്വന്തം കാര്യങ്ങൾ, ഇഷ്ടമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല, അതൊക്കെ സ്വയം തന്നെ ചെയ്യും. പിന്നെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വരണം. എന്താണ് പ്രാർത്ഥിക്കാത്തത്? അതൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റും. ഊണ് കഴിക്കുന്നോ, അതിന് ആരുടെ അനുഗ്രഹം വേണം? അത് അവനവന്റെ തന്നെ, അതിനുള്ള കഴിവൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഈ ചിന്ത വരത്തില്ല. എന്നാ പിന്നെ ഭഗവാൻ തരട്ടെ, എന്നിട്ട് ഭഗവാൻ ഊട്ടിയിട്ടേ ഞാൻ ഉണ്ണുന്നുള്ളൂ. തനി എന്തായാലും എന്റെ കൈകളൊന്നും പ്രവർത്തിക്കുന്നില്ല, കൈയെല്ലാം മടക്കി വെച്ചിരിക്കുകയാണ്. എപ്പോഴാണോ ഭഗവാൻ വന്ന് ഭക്ഷണം വാക്യത്ത് എടുത്ത് വയ്ക്കുന്നത് അപ്പോഴേ ഞാൻ കഴിക്കുന്നുള്ളൂ. അങ്ങനെ ആരെങ്കിലും വിചാരിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ ജപിക്കുന്നോ ധ്യാനിക്കുന്നോ കാര്യങ്ങൾ പറഞ്ഞാൽ പറയാം, അതെല്ലാം ഭഗവാൻ തോന്നിച്ചാലേ ചെയ്യാൻ പറ്റും. അല്ലാതെ സ്വയം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ താൻ സർവ്വവും സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഭാവമാണ് മനസ്സ്. അത് സൗകര്യമുള്ള കാര്യങ്ങൾ സമർപ്പിക്കുകയും സൗകര്യമില്ലാത്തത് കൈവശം വയ്ക്കുകയും ചെയ്യുന്നതാണ്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ രാമനോട് പറയുന്നത്, നീ എല്ലാം ദൈവമാണ്, വിധിയാണ് എന്ന് പറഞ്ഞ് തള്ളരുത്. പൗരുഷത്തെ ആശ്രയിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അത് അങ്ങനെ അങ്ങനെ ചെയ്യണം. ഗീതയിലും പറയും, ഉദ്ധരേത് ആത്മനാത്മാ. അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അലസത കൊണ്ട് എല്ലാം ഞാൻ ഈശ്വര കൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, എല്ലാം എന്നിൽ യാതൊരു കർത്തൃത്വമില്ല, എല്ലാം ഭഗവാൻ ചെയ്യണം എന്ന് കരുതുന്നത് എന്താണത്? മൂഢതരമാണ്. അതിന് ഉറപ്പിക്കാനാണ് ഈ ഇടയ്ക്കിടയ്ക്ക് പുരുഷ ശബ്ദവും പൗരുഷ ശബ്ദവും എല്ലാം ഉപയോഗിക്കുന്നത്. അവർ ഇന്ന് തദീയം, ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു ജീവനെ സംബന്ധിച്ച് അവന്റേതായ കാര്യകാര്യ വിഷയ വിവേക യോഗ്യതയുണ്ട്. അത് അവനവൻ തന്നെ ചെയ്യണം. അതോടി ഗുരുവിനെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല, ഈശ്വരനെ ഏൽപ്പിക്കേണ്ട കാര്യം ഇല്ല. അത് ചെയ്യണം. അതിനപ്പുറം ഇനി എന്താണ്? അങ്ങനെ ഒരു സർവസമർപ്പണം എന്ന് പറയുന്ന ഒരു മനോഭാവം അയാളിൽ അങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കൈ പ്രവർത്തിപ്പിക്കരുത് ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണത്തിന് മുമ്പ് ചെന്നിരിക്കുമ്പോൾ ആ ഭക്ഷണം തനിയെ വാക്യാകത്ത് കയറണം. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് അത് തനിയെ പാത്രത്തിൽ നിന്ന് ഉയർന്നു വന്ന് വാക്യാകത്ത് കയറണം. അത് വരുമെന്നുണ്ടെങ്കിൽ ശരി, അയാൾക്ക് സർവ്വസമർപ്പണം വന്നു. പിന്നെ അയാൾ ഒരിക്കലും പിന്നെ സ്വന്തമായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം ഈശ്വരൻ ചെയ്തു എല്ലാ കാര്യങ്ങളും. അതല്ല, ഇതൊക്കെ നമ്മൾ തനിയെ ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ട കാര്യങ്ങൾ ആധ്യാത്മിക കാര്യങ്ങളിൽ അനുഷ്ഠേയങ്ങളായിട്ടുണ്ട്. അതിനാണ് ഇവിടെ കാര്യാകാര്യം എന്ന് പറയുന്നത്. അത് തദീയം, ആ പുരുഷ സംബന്ധിയായിട്ടുള്ള കാര്യാകാര്യങ്ങളെ അയാൾ, അയാളുടെ വിവേകം, കരണങ്ങളെല്ലാം ഈ ജീവന് കൊടുത്തിരിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ്, അവൻ സ്വയം പ്രവർത്തിപ്പിക്കാൻ വേണ്ടി തന്നെ. അത് ഈശ്വരൻ വന്ന് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇതിനെല്ലാം ഈശ്വരൻ അന്തര്യാമിയായി ബ്രാഹ്മയൻ സർവഭൂതാനി. അതൊരു നമ്മൾ ഇച്ഛിച്ചിട്ട് അങ്ങനെ ആകുന്നതല്ല, അത് സഹജമാണ്. സർവകരണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് ഈശ്വരൻ തന്നെയാണ്. പക്ഷെ അത് അങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതും നമ്മൾ ഭാവന ചെയ്യേണ്ട കാര്യമില്ല. അത് ഈശ്വരൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ, മൂഢനായാലും മൂഢനും അത് തന്നെ സംഭവിക്കുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന വിവേകിയിലും അത് തന്നെ സംഭവിക്കുന്നത്. അത് പ്രപഞ്ചത്തിലുള്ള ഈശ്വരന്റെ തത്വമാണ്. പക്ഷെ ആ തത്വത്തെ നമ്മൾ ഭാവന ചെയ്തുണ്ടാക്കുന്നതല്ല. ആ തത്വം എന്ന് പറയുന്നത് ജീവന്റെ അനുഷ്ഠാനമാണ്. അത് മനസ്സിലാക്കും. ആത്യന്തികമായി ഈശ്വരന്റെ ഇച്ഛയ്ക്ക് വിധേയമായി ഏവൊരു പുൽക്കൊടിയും ചലിക്കുന്നത്. അന്ധക്കരണത്തിലെ ഒരു അന്ധക്കരണ വൃത്തിയും ഈശ്വര ഇച്ഛയ്ക്ക് അധീനമാണ്. പക്ഷേ അവിടെ ഈശ്വര ഇച്ഛയ്ക്ക് അധീനമെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ജീവന്റെ സാധനയല്ല, ഈശ്വരന്റെ നിയമമാണ്. അപ്പൊ ഈശ്വരന്റെ നിയമങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് ജീവന്റെ സാധനയാണ് തെറ്റിദ്ധരിക്കുന്നത്. ജീവൻ ഒരു സാധനയായി ചെയ്യേണ്ട കാര്യങ്ങളല്ല, ജീവൻ അതുമായിട്ട് ബന്ധമൊന്നുമില്ല. അത് ഈശ്വരൻ തന്നെ ഈശ്വര നിയമത്തിന് വിധേയമായി സർവ ചരാചരങ്ങളുടെയും പൂർണമായ നിയന്ത്രണം എല്ലാം അത് ഈശ്വരന് അധീനമാണ്. അത് അതൊരു തത്വമാണ്, പരമമായ തത്വമാണ്. ആ അതിനെ നമുക്ക് ജീവൻ ഒരു സാധനയായി ഉപായമായി അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം അത് ജീവന്റെ നിയന്ത്രണത്തിലാണ്. ജീവന്റെ ഇച്ഛാശക്തിക്ക് അത് വിധേയമല്ല, അത് ഈശ്വരീയമായ നിയമമാണ്. ഇവിടെ സാധന എന്ന് പറയുന്നത് എന്താണ്? ജീവന്റെ ഇച്ഛാശക്തിക്ക് വിധേയമായ കാര്യങ്ങളാണ്, ജീവന്റെ നിയന്ത്രണാധീനമായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് പറയുന്നത് കർത്തൃതന്ത്രം എന്നെല്ലാം പറയുന്നു. അവൻ സ്വയം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്, പുരുഷാർത്ഥത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം എന്ന് പറയുന്നതാണ്. പുരുഷാർത്ഥത്തിന് വേണ്ടി അവൻ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് സ്വയം തന്നെ ചെയ്യണം. ഈശ്വരൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഈശ്വരൻ ചെയ്തോളും, അത് നമ്മൾ ഈശ്വരനതിന് ചുമതലപ്പെടുത്തേണ്ട കാര്യങ്ങളില്ല, ഈശ്വരൻ ചെയ്തോളും. അപ്പോൾ അത് തദീയം, ആ പുരുഷന്റേതായ ആ പുരുഷാർത്ഥമായ കാര്യാകാര്യ വിഷയ വിവേകത്തിനുള്ള യോഗ്യതയെ അത് നശിപ്പിക്കുന്നു. എന്നുവെച്ചാൽ ചെയ്യേണ്ടതാണ്, ചെയ്യാൻ കഴിവില്ലാതാക്കി തീരുന്നു. തദയോഗ്യത്തെ നഷ്ടയേവ പുരുഷോഭവൻ. അപ്പോ ആ തദയോഗ്യത്വേ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഭഗവാൻ എന്താണ് പറയുന്നത് അർജുനോട്? തസ്മാ യുദ്ധ്യസ്വ, നീ ചെയ്യൂന്നാണ്. ചെയ്യൂ എന്ന് പറയുമ്പോൾ കുറച്ച് കർത്തവ്യങ്ങൾ ആ ഭക്തനിൽ അവശേഷിപ്പിക്കുകയാണ്. നീ നിമിത്തമാത്രം എന്ന് പറയുമ്പോഴും എന്താണ്? അവന് ചെയ്യാൻ പലതുമുണ്ട്. ആ ചെയ്യുന്നതിന്റെ ആത്യന്തികമായ നിയന്ത്രണം തന്റെ കയ്യിലാണ്. എങ്കിലും അവന് ചെയ്യേണ്ടതായിട്ടുണ്ട്. തസ്മാത് യോഗായ യുജ്യസ്വ പറയുന്നു. നീ യോഗത്തിനായി വരുമ്പോഴും, എന്ന് പറയുമ്പോൾ യോഗം ചെയ്യുന്നത് ഭഗവാന്റെ ജോലിയല്ല, ചെയ്യാൻ ആവശ്യപ്പെടുന്നേ ഉള്ളൂ. ചെയ്യേണ്ടത് അർജുനന്റെ ജോലിയാണ്. ഇങ്ങനെ വിധികൾ ഒരുപാട് ഭാഗത്ത് വരുന്നുണ്ട്, പലതരത്തിൽ. ശ്രദ്ധസ്വ, നീ ശ്രദ്ധിക്കൂ, ഇങ്ങനെ പല ഭാഗങ്ങളും വരുന്നുണ്ട്. അവിടെയെല്ലാം എന്താണ്? സാധകന് അനുഷ്ഠേയമായിട്ട് കുറെ കാര്യങ്ങളുണ്ട്, അവൻ തന്നെ ചെയ്യണം. പൗരുഷത്തെ ആശ്രയിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ സ്വയം തന്നെ ചെയ്യണം. അത് ഈശ്വരൻ ഇങ്ങനെ തരും, താനൊന്നും ചെയ്യാതിരുന്നാൽ മതി, അല്ലെങ്കിൽ അതിനെ പ്രതീക്ഷിച്ചിരുന്നാൽ മതി എന്നാണെങ്കിൽ പിന്നെ ചെയ്യാൻ ഈശ്വരന് ആവശ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ. നീ അത് ചെയ്യൂ എന്ന് നിർദ്ദേശിക്കുന്ന എന്തിനാ? ഈശ്വരൻ ഇങ്ങോട്ട് തരുമെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ ഇവിടെ ഒന്നും ഇല്ലല്ലോ, അത് പ്രതീക്ഷിച്ചിരുന്നാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെയല്ല, ചെയ്തു കഴിഞ്ഞാല് അതിൻ്റെതായ ഫലം ഉണ്ടാകത്തുള്ളൂ. ആ ഫലം വരുന്നതിനുള്ള വിഘ്നങ്ങളെ ഈശ്വരൻ മാറ്റിത്തരും. ആ ഫലത്തെ നൽകുന്നതും ഈശ്വരന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടായിരിക്കും. പക്ഷേ ആ ചെയ്യൂ എന്ന് പറയുമ്പോൾ ചെയ്യേണ്ടതായി തന്റെ ഭാഗത്തുള്ള കാര്യങ്ങളെ ചെയ്തു തന്നെ തീരണം, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. തദയോഗ്യത്വേ, അതിനുള്ള അയോഗ്യത വന്നു കഴിഞ്ഞാൽ, അന്ധകരണത്തിൽ അത്തരമൊരു അയോഗ്യത വന്നു കഴിഞ്ഞാൽ നഷ്ടയവ പുരുഷോ ഭവതി, പുരുഷൻ നഷ്ടനായി തന്നെ തീരും. അതുകൊണ്ട് പലരും ചോദിക്കും, സ്വാമി എല്ലാം പ്രാരബ്ധത്തിന് അധീനമാണ്, എല്ലാം വിധിക്ക് അധീനമാണ്, എല്ലാം ഈശ്വരേച്ഛയ്ക്ക് അധീനമാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ പുരുഷൻ നിസ്സഹായനാണല്ലോ, പുരുഷൻ അവന്റെ പ്രവൃത്തിയിൽ യാതൊരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ, യാതൊരു നിയന്ത്രണവും ഇല്ലല്ലോ, പുരുഷന് പിന്നെ ബന്ധമോക്ഷങ്ങൾക്ക് വേണ്ടിയൊന്നും പുരുഷന് പരിശ്രമിക്കാനും ഒക്കത്തില്ലല്ലോ, എല്ലാം മറ്റു ഒരു നിയന്ത്രണത്തിന് അധീനമാണ് എന്ന് ചോദിക്കും. അപ്പോ അതല്ല, പുരുഷൻ എന്താണ്? അവനവനെ നഷ്ടപ്പെടുത്താനും നന്നാക്കാനും കഴിയും. അതാണ് ഇവിടെ പറയുന്നത്. തദയോഗ്യത്തെ, ഈ പറയുന്ന യോഗ്യത നഷ്ടപ്പെടുത്തിക്കഴിഞ്ഞു, അവന് തന്നിരിക്കുന്ന യോഗ്യതയെ അവൻ തന്നെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നഷ്ടയവ പുരുഷോ ഭൂതി, ആ പുരുഷൻ നഷ്ടനായി തന്നെ നശിക്കും എന്നർത്ഥം. അതഹ തസ്യ അന്ധക്കരണസ്യ ബുദ്ധേർ നാശ. അതുകൊണ്ട് ഒരുവന്റെ അന്ധക്കരണത്തിന് നാശം വന്നു കഴിഞ്ഞാൽ, അവന്റെ പുരുഷാർത്ഥത്തെ നേടുന്നതിന് അവൻ പൗരുഷമായതിനൊന്നും ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. മുഖ്യമായിട്ടും അന്ധക്കണത്തിന് നാശം വന്നു കഴിഞ്ഞാൽ പ്രണശ്യതി, നശിക്കുന്നു. എന്താണ് പുരുഷാർത്ഥ അയോഗ്യോ ഭവതി. അതുകൊണ്ട് ഒരുവനവന്റെ അലസത കൊണ്ട് എന്താണ്, എല്ലാം ദൈവം തരും, എനിക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള മനോഭാവത്തോടുകൂടി പൗരുഷത്തെ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താ വരുന്നു, എന്നാലും നാശം വരും. ഇവിടെ എല്ലാ വിഷയങ്ങളെയും പരാമർശിച്ച് പറയുകയാണ്. കാരണം ഇവിടെ പുരുഷാർത്ഥത്തിന് ഒരുവൻ എങ്ങനെ അയോഗ്യനായിത്തീരുമെന്ന് പറയുകയാണ്. ഇവിടെ പുരുഷാർത്ഥം എന്ന് പറയുന്നത് കൊണ്ട് മുഖ്യമായ പുരുഷാർത്ഥമായ മോക്ഷം, മറ്റ് എല്ലാ പുരുഷാർത്ഥങ്ങളും ഇങ്ങനെയുള്ള ഒരുവന് നഷ്ടമാകുന്നു. മുഖ്യമായി മോക്ഷവും നഷ്ടമാകുന്നു ബുദ്ധേർനാശ ബുദ്ധിനാശം കൊണ്ട്. അതുകൊണ്ട് എന്താണ്, കാമസങ്കല്പങ്ങളിലൂടെ, ക്രോധത്തിലൂടെ, സമൂഹത്തിലൂടെ, സ്മൃതി നാശത്തിലൂടെ, ബുദ്ധിനാശത്തിലൂടെ ആ ജീവനാശം അത് സംഭവിക്കരുത്. അത് സംഭവിക്കുന്നതിനുള്ള ഒരു വഴിയാണ് ഇവിടെ പറഞ്ഞത്. ഈ സംഭവിക്കുന്നതിന് അനേകം വഴികളുണ്ട്. എല്ലാ വഴികളെയും നമ്മൾ ഓർക്കണം. എല്ലാത്തിനും അടിസ്ഥാനമായിരിക്കുന്നത് മനോരഥങ്ങളാണ്, സങ്കല്പങ്ങളാണ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അത് പറയുന്നുണ്ടല്ലോ, എല്ലാം ഭഗവാൻ ചെയ്യും, എനിക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല എന്ന് പറയുന്നതിന് ഒരു മനോരഥമാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സ്വന്തം കർത്തവ്യങ്ങളെ എല്ലാം, ആവശ്യമായി വരുന്ന കർത്തവ്യങ്ങളെല്ലാം അങ്ങനെ ഭഗവാൻ ലഭിക്കും. മറ്റ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തന്റെ വാസനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും, അറിയാതെ, വിവേകമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെയും എന്തു വരുന്നു, ബുദ്ധിനാശം വരുന്നു. പുരുഷാർത്ഥ അയോഗ്യോ, മോക്ഷത്തിനവൻ അയോഗ്യനായിത്തീരുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്, സൂക്ഷിക്കുക മനോരഥത്തെ, സങ്കല്പങ്ങളെ വളരെ സൂക്ഷിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ആ ശ്ലോകത്തിൽ നോക്കുക, ക്രോധാത് സമ്മോഹ ഭവതി. ക്രോധം കൊണ്ട് സമ്മോഹം, മൂഢത സംഭവിക്കുന്നു. സമ്മോഹാത് സ്മൃതി വിഭ്രമ സംഭവതി. ആ മൂഢത്വം കൊണ്ട് സ്മൃതി ഭ്രംശം സംഭവിക്കുന്നു, സ്മൃതി നഷ്ടപ്പെടുന്നു, സ്മൃതിക്ക് ഭ്രംശം വരുന്നു. സ്മൃതി വിഭ്രമ എന്ന് കഴിഞ്ഞിട്ട് അടുത്ത് പറഞ്ഞിരിക്കുന്നത് സ്മൃതി ഭ്രംശം എന്നാണ്. അപ്പൊ രണ്ടു ഒന്നാണ്. സ്മൃതിഭ്രംശ, സ്മൃതി ഭ്രംശം കൊണ്ട് ബുദ്ധിനാശം വരുന്നു. ബുദ്ധിനാശ പ്രണശ്യതി, ബുദ്ധിനാശം കൊണ്ട് ആ പുരുഷൻ ജീവൻ പൂർണമായും നശിക്കുന്നു, ആത്യന്തികമായ നാശം വരുന്നു. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹ സ്മൃതി വിഭ്രമ, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. ഇവിടെ ഒരു ജീവന്റെ നാശം ഏത് ക്രമത്തിൽ സംഭവിക്കാം എന്നുള്ളതിനെ പറയുകയാണ്. അവിടെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ആത്യന്തികമായ ഒരു നാശത്തെക്കുറിച്ച് പറയുന്നത് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ്. അപ്പോൾ സ്ഥിതപ്രജ്ഞതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു യതിക്ക് പോലും അയാൾ ആ മാർഗത്തിൽ പുരോഗമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരം നാശങ്ങൾ അയാൾക്ക് സംഭവിക്കാം എന്നുള്ളതിനെ ഓർമ്മിപ്പിക്കുകയാണ്. അത് സ്ഥിതപ്രജ്ഞനെ ഓർമ്മിപ്പിക്കുകയല്ല, സാധകന്മാരെ ഇത് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് എന്ത് വേണം എന്ന് അടുത്ത് പറയുന്നു. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാൻ ഇന്ദ്രിയൈശ്ചരൻ ആത്മവശ്യേർവിധേയാത്മാ പ്രസാദം അധിഗച്ഛതി. സർവ അനർത്ഥസ്യ മൂലം ഉക്തം വിഷയാഭിധ്യാനം. നേരത്തെ പറഞ്ഞു, സർവാനർത്ഥത്തിനും മൂലം, കാരണം പറഞ്ഞു. എന്താണ് വിഷയ അഭിധ്യാനം? വിഷയത്തെക്കുറിച്ചുള്ള അഭിധ്യാനം, മനോരഥങ്ങൾ. വിഷയം എന്ന് പറയുമ്പോൾ ഇവിടെ ആധ്യാത്മിക സാധനയ്ക്ക് പ്രതികൂലമായി തീരുന്ന മാനസിക സങ്കല്പങ്ങൾക്ക് കാരണമായിരിക്കുന്ന വിഷയങ്ങൾ, അവയെക്കുറിച്ചുള്ള മനോരഥങ്ങൾ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ മനോരഥങ്ങളിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് കർമ്മയോഗത്തിന് പ്രാധാന്യം വരുന്നത്. കർമ്മയോഗം പ്രധാനമായിട്ടും ഇത്തരം മനോരഥങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. നിരന്തരം കർമ്മയോഗത്തെ, കർമ്മത്തിലല്ല, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കർമ്മത്തിൽ ആണ് ഒരാൾ മുഴുകുന്നതെങ്കിൽ അവിടെ വീണ്ടും മനോരഥങ്ങൾ വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കർമ്മയോഗത്തിൽ, കർമ്മയോഗത്തിൽ മുഴുകിയിരിക്കുന്ന ഒരാൾക്ക് ആ കർമ്മയോഗം കൊണ്ട് ഈ മനോരഥങ്ങളെ, മനോരാജ്യത്തെ ജയിക്കാൻ കഴിയും. അപ്പോൾ ജപത്തിനും ധ്യാനത്തിനും ഒക്കെ ആൾക്കാർക്ക് തടസ്സമായി നിൽക്കുന്നത് ഈ മനോരഥമാണ്. ജപിക്കാനിരിക്കുമ്പോൾ, ധ്യാനിക്കാനിരിക്കുമ്പോഴൊക്കെ മനസ്സും, ജപം യാന്ത്രികമാവും, ധ്യാനം യാന്ത്രികമാവും. പറയുന്നതാണ് മനസ്സ് നിയന്ത്രിക്കുന്നില്ല, മനസ്സിന് ഏകാഗ്രത കിട്ടുന്നില്ല. മനസ്സിന് ഏകാഗ്രത കിട്ടാൻ എന്താ വേണ്ടത്? എല്ലാവരും ചോദിച്ചു. മനസ്സിന് ഏകാഗ്രത കിട്ടാത്തത് പ്രധാനമായ കാര്യം ഇത് തന്നെയാണ്, കർമ്മയോഗം കൊണ്ട് മനഃശുദ്ധി വന്നിട്ടില്ല, കർമ്മയോഗം ജീവിതത്തെ അനുഷ്ഠിച്ചിട്ടില്ല എന്നാണ്. അത് പറയാം, കർമ്മത്തിൽ നിൽക്കുന്നവർക്ക് ഒരിക്കലും മനസ്സിന് ഏകാഗ്രത കിട്ടത്തില്ല. ഇച്ഛയ്ക്കനുസരിച്ച് ഏകാഗ്രത കിട്ടും കർമ്മത്തിൽ. ഇച്ഛയ്ക്കനുസരിച്ച് മനസ്സിന്റെ ഏകാഗ്രത എന്ന് പറയുന്നത് ഒന്ന് രണ്ടു തരത്തിലാണ്. ഒന്ന് സഹജമായി വരുന്നു. എങ്ങനെ? സഹജമായി ഏതിലെങ്കിലും മനുഷ്യന് ഏകാഗ്രത ആണ്, സഹജമായിട്ടുള്ളതാണ്. അത് മനസ്സിന്റെ ഏകാഗ്രതയല്ല. കാരണം ഇപ്പോൾ ഒരു കർമ്മം ചെയ്യുന്നതാണ്, കർമ്മത്തിലെ ഏകാഗ്രത ആണ്. അതൊന്നും മനസ്സിന്റെ ഏകാഗ്രതയല്ല. ഇപ്പോൾ ഈ ആധുനിക ഗുരുക്കന്മാർ പലരും പറയും, ഏകാഗ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് എവിടെയെങ്കിലും പാട്ട് കേട്ടാൽ അത് തന്നെ ഏകാഗ്രത, ഡാൻസ് കണ്ടുകൊണ്ടിരുന്നാൽ അത് തന്നെ ഏകാഗ്രത എന്ന് പറയും. അതായത് അതുകൊണ്ട് ഈ പാട്ടും കൂത്തുമൊക്കെയാണ് മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിനുള്ള വഴികളെന്ന് അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നവരുണ്ട്. അല്ല, മനസ്സിന്റെ ഏകാഗ്രത എന്ന് പറയുന്നത് സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് മനസ്സിനെ തനിച്ഛിക്കുന്ന വിഷയത്തിൽ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാലേ മനസ്സിന് ഏകാഗ്രത വരുത്തും. മറ്റ് സഹജമായിട്ടുള്ള ഏകാഗ്രതയാണ് അത്. പശുപക്ഷികൾക്ക് എല്ലാം ഉള്ളതാണ് ആ ഏകാഗ്രത. അത് വിവേകത്തിന്റെ ഒന്നും ആവശ്യമില്ല. സഹജമായി മനസ്സിന് ഇമ്പമുള്ള വിഷയങ്ങളിലേക്ക് മനസ്സ് പോകുന്നു, അതിന്റെ പുറകെ പോകുന്നു. അത് അതിന് യോഗശാസ്ത്രത്തിൽ പറയുന്നത് ഏകാഗ്രത എന്നാണ് പറയുന്നത്, വിക്ഷേപം എന്നാ പറയുന്നത്. അപ്പോൾ മനസ്സ് വിക്ഷിപ്തമായി ഒരു വിഷയത്തെ വിവേകം കൂടാതെ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല തന്റെ മനസ്സ് വിക്ഷിപ്തമാണെന്ന്. അതുകൊണ്ടാണ് അതിന് ഏകാഗ്രത ധരിക്കുന്നു. കാരണം എന്തുകൊണ്ടവിടെ സ്വേച്ഛയ്ക്കനുസരിച്ചല്ല മനസ്സ് പോകുന്നത്. മനസ്സ് സ്വേച്ഛയ്ക്കനുസരിച്ച് പോകുന്നിടത്താണ് മനസ്സിന് ഏകാഗ്രത. അതാണ് ധ്യാനിക്കാനിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. ധ്യാനിക്കാനിരിക്കുന്നത് വരെ മനസ്സ് ഏകാഗ്രമാണ്. കാരണം ഓരോ വിഷയങ്ങളുടെ പിറകെ മനസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വിഷയങ്ങളിൽ ഏകാഗ്രപ്പെട്ടിരിക്കുന്നു. ധ്യാനിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവൻ സ്വേച്ഛയ്ക്ക് വിധേയമായി മനസ്സിനെ ഒരു വിഷയത്തെ നിർത്താൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് തന്റെ മനസ്സിന് ഏകാഗ്രതയില്ല, ഏകാഗ്രമല്ല, മറിച്ച് ഏകാഗ്രം നിരുദ്ധം എന്ന് പറയുന്ന മനസ്സിന്റെ അവസ്ഥകളിലേക്ക്, യോഗശാസ്ത്രത്തിൽ പറയുന്ന ആ മനസ്സിന്റെ അവസ്ഥകളിലേക്ക് നമ്മുടെ മനസ്സിന് വന്നിട്ടില്ല. അതായത് മനസ്സിൽ ഏകാഗ്ര നിരുദ്ധ പരിണാമങ്ങൾ മനസ്സിലില്ല. അത് രണ്ടും മനസ്സിന്റെ പരിണാമമാണ്, ഇത് രണ്ടും മനസ്സിന്റെ വൃത്തികളാണ്. മറിച്ച് മനസ്സെന്താണ്? വിക്ഷിപ്തമാണ്. അത് തിരിച്ചറിയുന്നത് ഒരാൾ ധ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. പാട്ട് കേട്ടാൽ അയാൾക്ക് മനസ്സിൽ ഏകാഗ്രത വരും. പക്ഷെ അതെന്താണ്? അത് മനസ്സ് വിക്ഷിപ്തമായി ആ വിഷയത്തിന്റെ പിന്നാലെ മനസ്സ് പോയിക്കൊണ്ട്. അത്തരം ഏകാഗ്രത എന്ന് പറയുന്നത് എന്താണ്? വിക്ഷിപ്തമായ മനസ്സിന് സഹജമാണ്. കാരണം ഒരാൾ ഈ പറയുന്ന മനോരസത്തിലിരിക്കുമ്പോഴും തന്നെ വിസ്മരിക്കും, ചുറ്റുപാടുകളെ വിസ്മരിക്കും. അതെല്ലാം സംഭവിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അത് വിക്ഷേപത്തിന്റെ തീവ്രത കൊണ്ടാണ്. ഏകാഗ്രതയുടെ തീവ്രതയും വിക്ഷേപത്തിന്റെ തീവ്രതയും ഒരുപോലെ തന്നെ ഒരുപോലെ ഇരിക്കും. അതായത് മനസ്സ് കൂടുതൽ വിക്ഷിപ്തമായി നിയന്ത്രണാതീതമായി പോയിക്കൊണ്ടിരിക്കുമ്പോഴും ആത്മവിസ്മൃതി സംഭവിക്കുന്നു. എങ്ങനെ? മനോരഥത്തിൽ ഏകാഗ്രമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ അടുത്തുള്ള വസ്തുക്കളെ തിരിച്ചറിയുന്നില്ല. അതും ഒരു തപസ്സാണ് എന്ന് പറയും. നമ്മുടെ പുരാണങ്ങളിലെല്ലാം അതിന് ഉദാഹരണങ്ങൾ പറയും. അപ്പോ ശകുന്തള ധ്യാനിച്ചുകൊണ്ടിരുന്നു, ദുർവാസാവ് അടുത്ത് വന്ന് അറിഞ്ഞില്ല, എന്താണ് വിക്ഷേപമാണ് മനസ്സിന്റെ. അപ്പോൾ അതുകൊണ്ട് ദോഷങ്ങളുണ്ടായി. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ ഏകാഗ്രമായി ചിന്തിച്ച് തന്നെ തന്നെ വിസ്മരിച്ച് മനസ്സെവിടെ പോകുന്നു എന്നറിയാതെ ഇരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത് വിക്ഷേപമാണ്, ഒരിക്കലും ഏകാഗ്രമല്ല. അങ്ങനെ മനസ്സ് ഏകാഗ്രമാകുന്ന ഇതുപോലെയാണ് പാട്ടിലും കൂത്തിലും എല്ലാം മനസ്സ് ഏകാഗ്രമാകുന്നു. അങ്ങനെ ഏകാഗ്രമാകുന്നു. അങ്ങനെയാണെങ്കിൽ സീരിയൽ കാണുന്നവരുടെയൊക്കെ മനസ്സ് വളരെ ഏകാഗ്രമാണ്. അവർക്ക് പ്രത്യേകിച്ച് ധ്യാനം സ്വീകരിക്കേണ്ട ആവശ്യമൊന്നും, കാരണം അത് അതിൽ ചിരിക്കുമ്പോൾ അവിടെ ചിരിക്കും, അതിൽ കരയുന്നു കരയും, ഇത് ചിരിക്കുന്നോ കരയുന്നോ എന്നുള്ളത് പിന്നീട് ഇത് കഴിഞ്ഞ് തിരിച്ചറിയത്തുള്ളൂ, ചിരിച്ചോ കരഞ്ഞോ എന്നുള്ള കാര്യം. അത്രമാത്രം മനസ്സിന് തന്മയീഭാവം വരുന്നു വിഷയങ്ങളോട്. പിന്നെ ധ്യാനത്തിന്റെ ആവശ്യമില്ലല്ലോ ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് അവിടെ അത്? ആ ജീവന് യാതൊരു നിയന്ത്രണമില്ല, മനസ്സിന്റെ ആ പരിണാമങ്ങളിലൊരു നിയന്ത്രണമില്ല. പക്ഷെ അവിടെ ആത്മവിസ്മൃതി സംഭവിക്കുന്നു, ലോകത്തെ മറക്കുന്നു, എല്ലാത്തിനെയും മറക്കുന്നു. ഇതാണ് ധ്യാനമെന്നും പറഞ്ഞ് ഇത് പഠിപ്പിക്കുന്നുണ്ട് ആൾക്കാർ. ഇതാണ് അത് ധ്യാനത്തിന്റെ പുതിയ ടെക്നിക്കുകളെന്നാണ് പറയുന്നത്. ഭഗവാൻ അറിയാം എന്ത് സംഭവിക്കുമെന്നുള്ളത്. അപ്പോ ഇവിടെ പറയുന്ന അതല്ല, ഇവിടെ യോഗശാസ്ത്രത്തിൽ പറയുന്ന ധ്യാനം എന്ന് പറയുന്നത് സ്വഇച്ഛയ്ക്ക് വിധേയമായി മനസ്സിനെ ഒരു വിഷയത്തിൽ വരിക. ധ്യാന ധാരണ ധ്യാന സമാധി, ഇത്രയും ഏകത്ര സമയമാണ് യോഗസൂത്രത്തിൽ പറയും. അപ്പോ ആ തരത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കും, അതാണ് മനസ്സിന്റെ ഏകാഗ്രത. അവിടെ എന്ത് വരുന്നു? ആ മനസ്സിൽ മാത്രമേ നിരോധ സംസ്കാരം വർദ്ധിക്കത്തുള്ളൂ, അവിടെ മാത്രമേ ഏകാഗ്ര സംസ്കാരം നിരോധത്തിന് കാരണമായി തീരൂ എന്ന് പറയുന്നു. അത് മറ്റൊരു വിഷയമാണ് ഇവിടെ വിഷയ അഭിധ്യാനത്തെ കുറിച്ചുകൊണ്ട് ഞാൻ ഒന്ന് പരാമർശിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ വിഷയാഭിധ്യാനം എന്ന് പറയുന്നത് മറിച്ച് എന്താണ്? സർവ്വ അനർത്ഥത്തിനും മൂലമാണ് എന്നർത്ഥം. സർവ്വ അനർത്ഥത്തിനും അത് കാരണമാണ് എന്നർത്ഥം. അതുകൊണ്ടെന്താണ്? അഥ ഇദാനീ മോക്ഷകാരണം ഇതം ഉച്യതേ. അതുകൊണ്ട് മോക്ഷ കാരണമായിരിക്കുന്ന ഇതിനെക്കുറിച്ച് അത് പറയുന്നു. അടുത്ത് പറയുന്നതാണ് അല്ല, വിഷയ അഭിധ്യാനമല്ല, അതല്ല മനസ്സിന്റെ ഏകാഗ്രത, അതല്ല ധ്യാനം. അതടുത്ത് പറയുന്നു, രാഗദ്വേഷ വിയുക്തൈഹി രാഗശ്ച ദ്വേഷശ്ച രാഗദ്വേഷം തത്പുരസരാഹി ഇന്ദ്രിയാണാം പ്രവൃത്തി സ്വാഭാവികി. അതിവിടെ എടുത്തു പറയുകയാണ്. നമ്മുടെ മനസ്സ് വിഷയങ്ങളുടെ പിറകെ പോവുക, വിഷയത്തെ മറക്കുക, തന്നെ മറക്കുക, പരിസരത്തെ മറക്കുക, ഇതെല്ലാം എന്താണ്? ഇന്ദ്രിയാണാം സ്വാഭാവികി പ്രവൃത്തി, അതെല്ലാം ഇന്ദ്രിയങ്ങളുടെ സഹജമായ പ്രവർത്തനങ്ങളാണ്, മനസ്സിന്റെയും സഹജമായ പ്രവർത്തനങ്ങളാണ്. അതൊന്നും ധ്യാനമല്ല. എന്തുകൊണ്ട്? തത്പുരസരാഹ, രാഗദ്വേഷ പുരസരമാണ്. അന്ധകരണത്തിൽ രാഗവും ദ്വേഷവും അതിന്റെ സംസ്കാരങ്ങൾ അന്ധകരണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഇന്ദ്രിയങ്ങൾ സഹജമായി വിഷയങ്ങളെ അഭിധ്യാനം ചെയ്യുകയാണ്. അഭിധ്യാനം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞുള്ള വിഷയം, അഭിധ്യാനം ദൃഢമായ സങ്കല്പം എന്നാണ് അഭിധ്യാന ശബ്ദത്തിന്റെ അർത്ഥം. അത് വിഷയങ്ങളിലുള്ള ദൃഢമായ സങ്കല്പങ്ങൾ വരുന്നത് ഈ രാഗദ്വേഷങ്ങൾ കൊണ്ടാണ്. അപ്പം പാട്ട് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റ് കൂത്ത് കാണുമ്പോഴും ഒക്കെ മനസ്സ് സഹജമായി ഏകാഗ്രപ്പെട്ടു പോകുന്നത് അതെന്താണ്? അത് ഒരിക്കലും സ്വാഭാവികമായ പ്രവൃത്തിയാണ്. അത് ഒരിക്കലും ആത്മനിയന്ത്രണത്തോടുകൂടിയുള്ള പ്രവൃത്തി അല്ല. അത് വിഷയിച്ച കൊണ്ട് അങ്ങനെ വരുന്നതാണ്. അത് മനസ്സിന്റെ രാജസ്വഭാവങ്ങളാണ് എന്നുള്ളത്. അപ്പോ ചിന്തിക്കും, വേറെ ചിലരുടെ മനസ്സിൽ സംശയം വരും, അങ്ങനെയാണെങ്കിൽ ഈശ്വരന്റെ ഗുണ കഥനങ്ങളൊക്കെ പറയുന്നു, പ്രാർത്ഥന ഭജന ഇതിലെല്ലാം മനസ്സ് ഏകാഗ്രമാകുന്നതോ അതും പാട്ടാണല്ലോ എന്ന് പറയും. അപ്പോൾ അത് സാത്വികമായ ഇതാണ്, അതൊരിക്കലും ഈ പറയുന്ന രാജസമല്ല. അതായത് രാജസമായ മനസ്സ് ഏകാഗ്രമാകുന്നതിന് അവിടെ സാത്വികമായ വിഷയങ്ങൾ വേണമെന്നില്ല, താമസ രാജസ വിഷയങ്ങളിൽ തന്നെ ഏകാഗ്രമാകുന്നു. അവിടെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്തു വരുന്നു, വിഷയം സാത്വികമാണ്. ഈശ്വര ഭജന, ഈശ്വര പ്രാർത്ഥന എന്നെല്ലാം പറയുമ്പോൾ വിഷയം അവിടെ രാജസ താമസ ഭാവങ്ങൾ അകന്ന വിഷയമാണ്. അവിടെ ജീവൻ എന്തുണ്ട്? അവൻ ആത്യന്തികമായിട്ട് അവിടെ ഇച്ഛയുണ്ട്. എന്താണ്? മനസ്സ് അവിടെ രമിക്കണം, ഈശ്വര തത്വത്തിൽ രമിക്കണം, ഈശ്വരന്റെ ഗുണകഥനങ്ങളിൽ മനസ്സ് മുഴുകണം, ഇങ്ങനെയുള്ള ആഗ്രഹം ഒരു സാധകനുണ്ട്. അപ്പോൾ അവിടെ എന്തു വരുന്നു? സാത്വികമായ അന്ധകരണ പരിണാമം മനസ്സിൽ സംഭവിക്കുന്നു. ആ സാത്വികമായ പരിണാമം കൊണ്ട് ഈശ്വര ഭജനയിലും മറ്റും മുഴുകി മനസ്സ് നിരുദ്ധം, ഏകാഗ്രം നിരുദ്ധം എന്ന അവസ്ഥയിലേക്ക് പോകും. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അത് സാത്വികമായ മനസ്സിന്റെ അവസ്ഥയെക്കുറിച്ചാണ്. അത് സഹജമല്ല. സഹജമായി അത് സംഭവിക്കണമെങ്കിൽ അത്രയും പ്രബലമായ സംസ്കാരം ഉണ്ടായിരുന്നു. പ്രബലമായ സാത്വിക സംസ്കാരമുള്ള ഒരാളിന് അത് സഹജമായി സംഭവിക്കാം. അല്ലാത്തവൻ ജീവൻ പരിശ്രമിച്ച് മനസ്സിനെ അവിടെ കൊണ്ടെത്തിക്കുന്നു. ഇതങ്ങനെയല്ല. സാധാരണമായ ലൗകിക മനസ്സുകളിൽ വിഷയങ്ങൾ, മറ്റ് വിഷയങ്ങൾ, സാത്വികമല്ലാത്ത വിഷയങ്ങൾ, രാജസ താമസ ഭാവങ്ങളിൽ മനസ്സ് സ്വയം മറന്ന് ഏകാഗ്രമാകുന്നതിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. അല്ലാതെ ഭക്തിയുടെ ഭാവങ്ങളെ കുറിച്ചൊന്നും, അത് സാത്വികമാണ്. അവിടെ സാത്വികത്തിലെ വാസ്തവത്തിൽ മനസ്സ് ഏകാഗ്രമാകുന്നത്. അവിടെയും ആത്മവിസ്മൃതി സംഭവിക്കുന്നുണ്ട്. അത് മറ്റു വിഷയമാണ്. ഇവിടെ പറയുന്ന എന്താണ്? രാഗദ്വേഷവിയുക്തങ്ങളായി രാഗദ്വേഷവിയുക്തങ്ങളായിരിക്കുന്ന ഒരാളുടെ മനസ്സും ഈശ്വര ഭജനയിൽ ഏകാഗ്രമാകുന്നു. അത് മറ്റൊരു കാര്യം. അങ്ങനെ വരുമ്പോൾ മനസ്സ് സാത്വികമാകും. സാത്വികമാകുമ്പോൾ അവിടെ എന്ത് വരുന്നു? മനസ്സിന് ഇച്ഛാശക്തി വർദ്ധിക്കുന്നു. അപ്പോൾ അയാൾക്ക് സ്വേച്ഛയ്ക്ക് അധീനമായി മറ്റങ്ങനെയല്ല. രജസ് എന്ന് പറയുന്നത് ആ ജീവന്റെ ആ നിയന്ത്രണത്തെ അപഹരിക്കുന്ന ഒന്നാണ്. സത്വം അങ്ങനെയല്ല, ആ ജീവനിൽ നിയന്ത്രണത്തെ കൊണ്ടുവരുന്ന ഒന്നാണ്. മറ്റേതത് അപഹരിച്ചത്. രജസ് എന്ന് പറയുന്നത് അവന് ജീവന് സ്വാതന്ത്ര്യം കൊടുക്കത്തില്ല. അവനെപ്പോഴും വിക്ഷിപ്തമായി കൊണ്ടിരിക്കും മനസ്സിന്. സത്വം എന്ന് പറയുന്നതോ അത് മനസ്സിന് ഏകാഗ്രമായി കൊണ്ടിരിക്കും. അത് രണ്ടും ജീവന് ഈ രണ്ട് തരത്തിലുള്ള ഗുണങ്ങളെ ആധാനം ചെയ്യുന്നതാണ്. രജസ് എന്ന് പറയുമ്പോൾ വിക്ഷേപം എന്ന് പറയുന്ന ഒരു ഗുണത്തെ ജീവനുണ്ടാകുന്നു. അപ്പോൾ മനസ്സിന്റെ മേലിലുള്ള സ്വാതന്ത്ര്യത്തെ ആ ഗുണം നശിപ്പിക്കും. സത്വം എന്ന് പറയുമ്പോഴോ അവിടെ ഏകാഗ്രം, നിരോധം എന്ന് പറയുന്ന ഗുണങ്ങളെ ആ ജീവനിൽ അന്ധകരണത്തിലൂടെ സമർപ്പിക്കുന്നു, ആധാനം ചെയ്യുന്നു. അപ്പോൾ ജീവന് നിയന്ത്രണം വർദ്ധിക്കുന്നു. അപ്പോൾ സാത്വികമായ വിഷയങ്ങളിൽ സ്വേച്ഛയാ മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നതിന് കഴിയും. അത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഒരു ഭക്തന്റെ മനസ്സ് സാത്വികമായ ഈശ്വര ഭജനയിലും പ്രാർത്ഥനയിലും എല്ലാം മുഴുകുന്നു. പക്ഷെ ഒരു തമോ ഗുണമുള്ള ഒരു എന്റെ മനസ്സിന് ഒരിക്കലും അവരോട് അഭിരുചി ഉണ്ടാകുന്നില്ല, താല്പര്യം വരുന്നില്ല. അവനൊരിക്കലും അതിന് പിന്നെ മനസ്സ് അതിന് അതിനോട് അഭിമുഖ്യം വരുന്നില്ല. കാരണം അവിടെ ഈശ്വര ഭജന എന്ന് പറയുമ്പോൾ, ശബ്ദം എന്ന് പറയുമ്പോൾ അത് വെറും ശബ്ദമല്ല, അതൊരു സാത്വികമായ തത്വത്തെ അനുസന്ധാനം ചെയ്യുന്ന ശബ്ദങ്ങളാണ്. അപ്പോൾ അതിന് ഒരു ലൗകിക മനസ്സിന് ഒരിക്കലും അങ്ങോട്ട് പോകാൻ കഴിയത്തില്ല. അതിൽ നിന്നത് പിന്മാറും. കാരണം അവന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്നത് രാജസമായ അല്ലെങ്കിൽ താമസമായ പ്രകൃതിഭാവങ്ങളെയാണ്. അപ്പോൾ അതിലേക്ക് മനസ്സ് പോകും. അത് അറിയാമല്ലോ. ഇപ്പോൾ സംഗീതത്തിൽ തന്നെ പലതരത്തിലുള്ള സംഗീതമുണ്ട്. സാത്വികമായ സംഗീതമുണ്ട്, മറ്റേ രാജസമായ സംഗീതമുണ്ട്. അടിപൊളി ഡും ഡും എന്നൊക്കെ ചെണ്ടയിട്ടടിക്കുന്ന ശബ്ദങ്ങൾ. അപ്പോൾ അത് താമസമായ മനസ്സുകൾക്ക് അതിന് ഏകാഗ്രമായിട്ട്, അല്ലെങ്കിൽ രാജസമായ മനസ്സുകൾക്ക് അതിലായിരിക്കും താല്പര്യം. ഈശ്വര ഭജനെ പറയുന്ന ആ ഭാവങ്ങളിലേക്ക്, പ്രപഞ്ചത്തിന്റെ ഭാവങ്ങളാണ് ഇതെല്ലാം, ആ സാത്വിക ഭാവങ്ങളിൽ നിന്നത് പിന്മാറി. അപ്പോൾ ലൗകിക ഒരു മനസ്സുള്ളവന് ഈശ്വര ഭജനയിൽ താല്പര്യമില്ലാത്ത ആ ഭാഗത്ത് നിന്നായിട്ട് ഒഴിഞ്ഞു പോകും. താല്പര്യമില്ലാതെ വരുന്ന അതുകൊണ്ടാണ്. കാരണം അവിടെ അത് അതിനെല്ലാം പ്രധാനമായി കാരണമായിരിക്കുന്ന എന്താണ്? താമസ രാജസ ഭാവങ്ങളാണ്. അസമയൊരു സാത്വിക മനസ്സുള്ള ഒരു ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്തരം സംഗീതം എന്ന് പറയുന്നത് അയാൾക്ക് ബലാത്കാരമായി അയാൾക്ക് സഹിക്കേണ്ടി വരും. കാരണം നിവൃത്തി ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ കേൾക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും. അടുത്തൊരാൾക്ക് അതായിരിക്കും ഇഷ്ടം. അയാൾ അവിടെ ഇരുന്ന് ഇടും ഡും എന്ന് മുഴക്കുമ്പോൾ ഇയാൾക്ക് സഹിക്കേണ്ടി വരും. അതേസമയം അയാളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ ഈ ഭജന അയാൾക്ക് സഹിക്കേണ്ടി വരും. അയാളെ സംബന്ധിച്ചത് സംഗീതമല്ല, അതുകൊണ്ട് സംഗീതത്തിൽ തന്നെയുണ്ട്, സംഗീതശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട് രാജസ സാത്വിക താമസ രാഗങ്ങളെക്കുറിച്ചും സംഗീതത്തിന്റെ ഭാവങ്ങളെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താണ് ഇതിനെ മുഖ്യമായിരിക്കുന്നത്? ഈ തമസിന്റെയും രജസിന്റെയും കാര്യങ്ങളായിരിക്കുന്ന രാഗദ്വേഷങ്ങളാണ്. ആ രാഗദ്വേഷങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായി വിഷയങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. തത്ര യോ മുമുക്ഷോ ഭവതിസ്സ, അതിൽ തന്നെ മുമുക്ഷുവായിട്ടുള്ളവൻ അവനെന്ത് ചെയ്യുന്നു? താഭ്യാം വിയുക്തൈഹി ശ്രോത്രാദിഭിഹി ഇന്ദ്രിയൈഹി വിഷയാൻ അവർജനീയാൻ ചരൻ ഉപലഭമാനഹ ആത്മവശ്യീഹി ആത്മനഹ വശ്യാനി വശീഭൂതാനി ഇന്ദ്രിയാണി തൈഹി. അവിടെയാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം പറയുന്നത്. ആത്മവശ്യീഹി, രാജസ താമസ ഭാവങ്ങളുള്ള ജീവന്മാർക്ക് ഒരിക്കലും ഇതൊന്നും ആത്മവശ്യങ്ങളല്ല. അവന്റെ മനസ്സും ഇന്ദ്രിയങ്ങളും അവന് അധീനമല്ല എന്നാണ്. അതേസമയം ഈ രാഗദ്വേഷവിയുക്തമായ മനസ്സുകൾ, അതാണ് യോ മുമുക്ഷു ഭവതി, ആരാണോ മുമുക്ഷുവായിട്ടുള്ളവൻ അവനെന്താണ്? ഈ രാജസ താമസ ഭാവങ്ങൾ അകന്നിരിക്കുകയാണ്. സ താഭ്യാം വിയുക്തൈ ശ്രോത്രാദിഭി ഇന്ദ്രിയൈ, ആ രാഗദ്വേഷവിയുക്തമായ ശ്രോത്രാദി ഇന്ദ്രിയങ്ങളെ കൊണ്ട്, എന്നുവെച്ചാൽ അവൻ ഈശ്വര ഭജന കേൾക്കുന്നു, ഈശ്വര പ്രാർത്ഥന കേൾക്കുന്നു, സത്സംഗം ശ്രവിക്കുന്നു. അവിടെ എന്താണ്? ഈ രാഗദ്വേഷവിയുക്തമായ ഇന്ദ്രിയങ്ങൾ കൊണ്ടേ അവന് പറ്റും, അതാണ്. അല്ലാത്തവർക്ക് അത് പറ്റത്തില്ല. ഈ ഭക്തനാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ സത്സംഗം നമ്മൾ ഈശ്വര കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു, ദോഷമുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും പറയുന്നില്ല. പക്ഷേ ഇപ്പോ ഒരാൾ വരുന്നു, ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് കാണാം ചിലരുടെ അവിടെ വന്ന വാതിൽ വന്ന് ഇങ്ങനെ ഒന്ന് എത്തി നോക്കും ഇവിടെ എന്താ നടക്കുന്നത്. അല്പസമയം ശ്രദ്ധിക്കും, പെട്ടെന്ന് ഇത് നമുക്ക് പറ്റിയ കാര്യമല്ല, ഉടനെ തിരിച്ചു കിടക്കും. എത്രയും വന്ന അതേ സ്പീഡിൽ തന്നെ തിരിച്ചു. അപ്പോ എന്തുകൊണ്ട്? അതേസമയം മനസ്സിന് ആ സാത്വികമായ ഭാവങ്ങളുണ്ട്. ഭക്തരാണ്, അവരെ കുറ്റപ്പെടുത്തുകയല്ല, ഭക്തി അവരുടെ മനസ്സിലുണ്ട്. പക്ഷേ അത് ഈ പറയുന്ന രാജസ താമസ ഭാവങ്ങളോട് കലർന്നു കിടക്കുകയാണ്, സാത്വികമായ ഭാവത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ സാത്വികമായ ഭാവമുള്ള ഒരാളാണ് വന്ന് സത്സംഗത്തിലേക്ക് അയാൾ ശ്രവിച്ചു കഴിഞ്ഞാൽ അയാൾ പതുക്കെ അത് അതിലേക്ക് മനസ്സ് ഏകാഗ്രമാകും. അവിടെ നിന്ന് അയാൾക്ക് ഒഴിഞ്ഞു പോകാൻ മനസ്സിൽ തോന്നത്തില്ല, എവിടെ സത്സംഗം നടക്കുന്നു അവിടെ നിന്ന്. അപ്പോ മറ്റതങ്ങനെയല്ല, രാജസ താമസ ഭാവങ്ങൾ, അതിനനുസരിച്ചുള്ള മനസ്സിൽ കാമനകൾ, ആ കാമനകൾക്ക് വേണ്ടിയിട്ടാണ് അയാളുടെ മനസ്സിൽ ഭക്തി നിൽക്കുന്നത് തന്നെ. ഇവിടെ വന്ന് ഈ സത്സംഗം കേട്ടു കഴിഞ്ഞാൽ തന്റെ കാമനകളൊന്നും സാധിക്കുന്നതിന് ഇത് അല്ല, മാത്രമല്ല ഇവിടെ പറയുന്ന അതൊക്കെ ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഇത് കുറച്ചുകൂടെ കഴിയട്ടെ, ഇപ്പൊ ഇതിനൊന്നും സമയമായിട്ടില്ല എന്ന് മനസ്സിൽ കരുതിയിട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. അതാണ് മനസ്സിന്റെ രാജസ താമസ സാത്വിക ഭാവങ്ങൾക്കുള്ള വ്യത്യാസം. ഇവിടെ എന്ത് വരുന്നു? മനസ്സ് ഇതിന് അധീനമായിരിക്കുന്നു, താമസ രാജസഭാവങ്ങൾക്ക് അധീനമായിരിക്കുന്നു. അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? ആത്മവശ്യമല്ലാതെ, നിയന്ത്രണമല്ലാതെ പ്രവർത്തിക്കുന്നു. താഭ്യാം വിയുക്തൈഹി, ആ രാഗദ്വേഷങ്ങളില്ലാതെ, അത്തരം സംസ്കാരങ്ങളില്ലാതെ, ശ്രോത്രാദിഭി ഇന്ദ്രിയൈഹി, ശ്രോത്രാദി ഇന്ദ്രിയങ്ങളെ കൊണ്ട്, വിഷയാൻ വിഷയങ്ങളെ ചരൻ അനുഭവിക്കുന്നവൻ, ഉപലഭമാനഹ രാഗദ്വേഷങ്ങളില്ലാത്ത ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. രാഗദ്വേഷങ്ങളില്ലാത്ത ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പലർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോ നിങ്ങൾ എന്തിനു ഇതിന്റെയൊക്കെ പിറകെ പോകുന്നു പറയുന്നു? ഞാൻ ഇതിന്റെ എല്ലാം പിറകെ പോയാലും എന്നെ ഇതൊന്നും ബാധിക്കത്തില്ല. എന്തുകൊണ്ട്? എന്റെ മനസ്സിൽ രാഗദ്വേഷങ്ങളില്ല എന്ന് പറഞ്ഞ് തടിതപ്പാനുള്ള ഒരു അവസരം ഇവിടെ ഇല്ല. ഭാഷകാരൻ പറയുന്നു, അവർജനീയാൻ. അങ്ങനെ വിഷയങ്ങളെന്ന് പറയുമ്പോൾ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഏത് വിഷയങ്ങളെയും നമുക്ക് അനുഭവിക്കാവുന്നില്ല, ഒഴിവാക്കാൻ പറ്റാത്ത വിഷയങ്ങൾ. ശ്രോത്രേന്ദ്രിയം കൊണ്ട് ഇവിടെ പറഞ്ഞല്ലോ, ശ്രോത്രേന്ദ്രിയം കൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത വിഷയങ്ങൾ എന്താണിപ്പോ? അയാൾക്ക് ഈശ്വര ഭജനം, ഈശ്വര പ്രാർത്ഥന, അതയാൾക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് ശ്രവണം, ഈശ്വരന്റെ ഗുണകഥനങ്ങളെ ശ്രവിക്കുന്നു, ഇതൊന്നും ഒഴിവാക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് അവർജനീയാനം എന്ന് പറഞ്ഞത്. അത് രാഗദ്വേഷങ്ങളില്ലാത്ത മനസ്സുകൊണ്ട് അതിനെ അനുഭവിക്കുന്നു എന്നാണ്. അല്ലാതെ എല്ലാ വിഷയങ്ങളെയും യാതൊരു നിയന്ത്രണവുമില്ലാതെ എന്റെ മനസ്സിൽ രാഗദ്വേഷങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇതൊന്നും ബാധിക്കത്തില്ല എന്ന് പറഞ്ഞ് ഒരാൾ പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഒരു സാധന അല്ല. ചിലർ പറയും ഒന്നിനും ഒരു തകരാറുമില്ല, അതിനോടൊരു അറ്റാച്ച്മെന്റ് ഇല്ലായിരുന്നാണ്. എന്റെ രീതി അതാണ്, ഞാനിതെല്ലാത്തിലും ഉണ്ടെങ്കിൽ ഒന്നിനോടും എനിക്ക് യാതൊരു ഇതുമില്ല എന്ന് പറയും. അത് ഈ പറയുന്നത് ശരിയാണ്. മഹാത്മാക്കൾ വിഷയങ്ങളെ കാണുമ്പോൾ അവരിൽ ഇത്തരത്തിലുള്ള രാഗദ്വേഷ വിയുക്തമായി അവർ വിഷയങ്ങളെ കാണുന്നു എന്ന് പറയുന്ന ഒരു തത്വമാണത്. അതിപ്പോ ഒരു സാധകന് വേണ്ടി പറഞ്ഞിരിക്കുന്നതല്ല. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അവർജനീയാൻ അത് മാത്രമേ പാടുള്ളൂ. ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളതിനെല്ലാം ഒഴിവാക്കി തന്നെ തീരണം. അവനവന്റെ ആശ്രമധർമ്മങ്ങളനുസരിച്ച്, ബ്രഹ്മചാരിയുടെ സന്യാസിയുടെ ഒക്കെ ആശ്രമധർമ്മം അനുസരിച്ച് ഒഴിവാക്കേണ്ട കാര്യങ്ങളെ എല്ലാം ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ട് അവിടെ എന്താണ്, ഈശ്വരീയമായ ഈശ്വരപരമായ കാര്യങ്ങളിൽ മാത്രമേ അയാൾ ശ്രദ്ധിക്കാൻ പാടുള്ളൂ. അതാണ് പറഞ്ഞു വരുന്നത്, അതാണ് അവർജനീയം എന്ന് പറഞ്ഞത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം അയാൾക്ക് ഒരു സാധന മുന്നോട്ട് കൊണ്ടുപോകണം, ആധ്യാത്മിക മാർഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതെപ്പോഴും ശ്രദ്ധിച്ചു പറ്റും. അവർജനീയാൻ എന്നുവെച്ചാൽ പരമാവധി ഒഴിവാക്കാമെന്നുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെ ഒഴിവാക്കാൻ. ഇപ്പം ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ പ്രവൃത്തികളാണ് അതിന് സഹജമായിട്ടുള്ളത്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങൾ സഹജമായി വിഷയങ്ങളിലേക്ക് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ എന്ത് പറയുന്നു, ആത്മവശി, തനിക്ക് അധീനമായ ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് തനിക്ക് വിഹിതമായ കാര്യങ്ങളിൽ മാത്രം പ്രവർത്തിക്കുക, അതാണ് അവർജനീയം എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വിരുദ്ധമായ കാര്യങ്ങളിൽ പ്രവർത്തിച്ചിട്ട് രാഗദ്വേഷങ്ങളില്ലാത്ത മനസ്സാണ് എന്റെ മനസ്സ്, അതുകൊണ്ട് അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് മിഥ്യാചാരൻ ആകാൻ പാടില്ല. അതാണ് ഇവിടെ പ്രശ്നം എടുത്തു പറയുന്നത്. അവർജനീയാൻ ചരൻ ഉപലഭമാനഹ പറയുന്നു. പക്ഷെ അതിന് കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം, ആത്മവശി, തന്റെ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം കുറേയൊക്കെ തനിക്ക് അധീനമായിരിക്കും. എന്നാലേ ഇന്നത് പാടില്ല, ഇന്നതാകാം എന്ന് പറഞ്ഞ് വേർതിരിക്കാൻ കഴിയും. ഇങ്ങനെ വേർതിരിക്കരുതെന്നാണ് ചിലർ പറയുന്നത്. ചില ആധുനിക ആചാര്യന്മാർ പറയുന്നത് അതരുത്, ആകാം എന്ന് പറഞ്ഞ് വേർതിരിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ ഉടനെ സംഘർഷം വരും. സംഘർഷം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കുഴപ്പമാണ്. അതുകൊണ്ട് അത് വേണ്ട, അങ്ങനെ ഒന്നിനെയും നമ്മൾ വേർതിരിക്കേണ്ട. മനസ്സെങ്ങോട്ട് പോകുന്നു അതിന്റെ പിറകെ പോവുക, അവിടെ അസംഗനായിരുന്നാൽ മതിയെന്നാണ്. മനസ്സേത് വിഷയങ്ങളിലേക്കോ പൊക്കോട്ടെ, അസംഗനായിരിക്കുക എന്ന് പറയുന്നു. അത് വലിയൊരു മിഥ്യാചാരതയാണ്. അതൊരു ഒരു മനുഷ്യനൊരിക്കലും സാധ്യമേ അല്ല. ഒരു സാധകനൊരിക്കലും അത് സാധ്യമല്ല. അതുകൊണ്ടാണ് ഇവിടെ ഭാഷകാരൻ പ്രത്യേകിച്ച് പറഞ്ഞത് അവർജനീയാൻ എന്ന് പറഞ്ഞു. ആത്മനഃ വശ്യാനി വശീഭൂതാനി ഇന്ദ്രിയാണ്, അതാണ് മുഖ്യം. ഒരു സാധകൻ എന്ത് ചെയ്യുന്നു, തനിക്ക് സ്വാധീനമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട്, അതായത് അരുതെന്നും ആകാമെന്നും പറഞ്ഞാൽ അനുസരിക്കുന്ന ഇന്ദ്രിയങ്ങൾ, അത് വേണം, അതിനനുസരണമാണ്. അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട് വശീഭൂതമായ ഇന്ദ്രിയാണ് ഈ തൈഹി ആത്മവശീഹി. എന്നിട്ട് അതിന് പറയുന്ന ഒരു വിശേഷണം കൂടി എന്താണ്, വിധേയ ആത്മാ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മനസ്സ് എവിടെയെങ്കിലുമൊക്കെ ഏകാഗ്രപ്പെടും, അത് മനസ്സിന്റെ ഏകാഗ്രതയല്ല, വിക്ഷേപമാണ്. അവിടെ നമുക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല, നിയന്ത്രണമില്ല. ഇവിടെ അങ്ങനെയല്ല, വിധേയ ആത്മാ. അതെന്താണ് പറയുന്നത്, ഇച്ഛാദ വിധേയ ആത്മാ അന്തക്കരണം യസ്യ. ഇച്ഛാദ, തന്റെ ഇച്ഛ ഹേതുവായിട്ട് വിധേയമായിരിക്കുന്നു ആത്മാ എന്ന് വെച്ചാൽ അന്തക്കരണം യസ്യ. താൻ പറയുന്നത് അനുസരിക്കുന്നു മനസ്സ്. അങ്ങനെയുള്ള മനസ്സോടുകൂടി, അങ്ങനെയുള്ള മനസ്സുള്ളവനെ ധ്യാനിക്കാൻ പറ്റും. താൻ പറയുന്ന അനുസരിക്കുന്ന മനസ്സായിരിക്കും. മനസ്സിനോട് പറയണ, ഇന്ന വിഷയത്തെ നീ ധ്യാനിച്ചോ, ഇഷ്ടദേവതയുടെ രൂപത്തെ നീ, ഇഷ്ടദേവതയുടെ രൂപം മതി നിനക്കിപ്പോ എന്ന് പറഞ്ഞാൽ അതവിടെ നിൽക്കണം. അതാണ് വിധേയാത്മ. അങ്ങനെയുള്ള മനസ്സിനെ കുറിച്ച് പറയുകയാണ് ഒരു സാധകൻ, അതാ വേണ്ടത്. അല്ലാതെ താനറിയാതെ തന്നെ തന്നെ മറന്നുകൊണ്ട് എന്തെങ്കിലും ഇഷ്ടമുള്ള വിഷയങ്ങളുടെ പിറകെ പോയി അതിൽ വിക്ഷിപ്തമായിട്ട് അത് ഏകാഗ്രതയാണെന്ന് തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന മനസ്സല്ല ഒരു സാധകന് വേണ്ടത്. മറിച്ച് എന്താണ്, വിധേയാത്മാവായിരിക്കണം. പറയുന്നു, ഇച്ഛാദ വിധേഹ ആത്മാ അന്ധകരണം യസ്യ. അത് ഒരു സാത്വികമായ മനസ്സിന് അത്തരത്തിലുള്ള ഒരു ഏകാഗ്രത വരത്തുള്ളൂ. രാജസമായ മനസ്സിനും വരും. പക്ഷേ ഇവിടെ ഈ മോക്ഷത്തിനുപകരിക്കുന്ന ഏകാഗ്രത എന്ന് പറയുന്നത് സാത്വികമായ ഏകാഗ്രതയാണ്. അല്ലാതെ കാമം കൊണ്ട് മനസ്സ് ഏകാഗ്രമാവും അതൊന്നും സഹജമായിട്ടാണ്. പറയും ഒരാൾ ഇച്ഛിച്ചിട്ടാണല്ലോ അയാളുടെ മനസ്സ് കാമ്യമായ വിഷയങ്ങളിലേക്ക് പോയത്, അപ്പോൾ അവിടെയും ഇച്ഛാശക്തി ഉപയോഗിച്ചല്ലേ അയാളുടെ മനസ്സിനെ അയാളെ നിയന്ത്രിച്ചെന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ അങ്ങനെ പോകുന്നിടത്തും എന്താണ്, അവിടെ അയാൾ ഇച്ഛയിക്കുന്നു, ഒരാൾ കാമ്യമായ വസ്തുക്കളെ ഇച്ഛിക്കുന്നു, അയാളുടെ മനസ്സത് ശക്തമായി ഏകാഗ്രപ്പെടുന്നു. അവിടെ ആ ഏകാഗ്രപ്പെടൽ എന്ന് പറയുന്നത് സഹജമാണ്. എന്തുകൊണ്ട്? അവിടുത്തെ അയാളുടെ വിഷയം എന്ന് പറയുന്നത് രാജസ താമസമായിരിക്കും, അയാളുടെ അന്ധകരണം എന്ന് പറയുന്നത് രാജസ താമസഭാവമായിരിക്കും. ഇത് രണ്ടും കൂടി കൂടിച്ചേരുന്നത് സഹജമായ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അയാൾ അതിനെ ഇച്ഛിച്ചെങ്കിലും ഏകാഗ്രതയ്ക്ക്, കാരണം അത് മനസ്സിന്റെ സ്വഭാവമായി കഴിഞ്ഞു. വിക്ഷേപം തന്നെ അവിടെ തുടർന്ന് അനുസ്യൂതമായി നിൽക്കുന്നതുകൊണ്ട് അതിനെ ഏകാഗ്രത പോലെ അയാൾക്ക് അനുഭവപ്പെടുകയാണ്. ഇവിടെ അങ്ങനെയല്ല, സാത്വികമായ മനസ്സിൽ അങ്ങനെയല്ല. അയാൾ സ്വേച്ഛയാൽ തന്നെ സാത്വികമായ വിഷയങ്ങളിലേക്ക് അയാൾ മനസ്സിനെ നിർത്തിയാൽ മനസ്സവിടെ നിൽക്കുന്നു. ധ്യാനിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നു. മനസ്സ് ഏത് വിഷയത്തിലാണോ മനസ്സിന് കൊടുക്കുന്നത്, മനസ്സിനൊരു വിഷയം കൊടുക്കുകയാണ്. ഇഷ്ടദേവതയുടെ രൂപം മനസ്സിന് കൊടുക്കുന്നു. മനസ്സെന്ത് ചെയ്യുന്നു? മനസ്സിന് അതിനോട് രുചി വരുന്നു, മനസ്സിന് അതിനോട് താല്പര്യം വരുന്നു. മനസ്സിൽ അതിനനുസരിച്ചുള്ള ഭാവന തന്നെ നിലനിർത്തുന്നു. അങ്ങനെ നിലനിർത്തണമെന്ന് ചെയ്യുന്ന സാധകൻ ഇച്ഛിക്കുന്നു, ഐച്ഛയെ മനസ്സ് അനുസരിക്കുന്നു, അതിനനുസരിച്ച് മനസ്സ് ഏകാഗ്രപ്പെട്ട് നിൽക്കുന്നു. ആ അങ്ങനെ അന്ധക്കരണ യസ്യ, ആർക്കാണോ അങ്ങനെയുള്ള അന്ധക്കരണമുള്ളത്, സ അയം പ്രസാദം അധികച്ചതി, അയാൾ പ്രസാദത്തെ പ്രാപിക്കുന്നു. എന്താണ് പ്രസാദം എന്ന് പറയുന്നത്? പ്രസാദ പ്രസന്നത സ്വാസ്ഥ്യം, മനസ്സിന്റെ പ്രസന്നതയെ സ്വാസ്ഥ്യത്തെ അയാൾ പ്രാപിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ മനസ്സിന്റെ സമത്വത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ആ സമത്വത്തെ ശാന്തിയെക്കുറിച്ച് പറഞ്ഞു. അതിനാണ് ഇവിടെയും പറയുന്നത്, അങ്ങനെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് മനസ്സിനെ വിഷയത്തിൽ താൻ ആഗ്രഹിക്കുന്നിടത്ത് നിർത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയെല്ലാം പ്രസാദം പ്രസന്നത ഒരുവൻ നേടുന്നു, സമത്വത്തെ നേടുന്നു. ഇതാണ് സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നത്. ഇതിന്റെ ഫലമാണ് സർവ്വദുഃഖ നിവൃത്തി. അതെടുത്ത് പറയും ഇതിന്റെ ഫലമായിട്ട് വരുന്ന സർവ്വദുഃഖ നിവൃത്തിയെ കുറിച്ച്. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇവിടെ ഹഠയോഗവും ഇവിടെ പറയുന്ന ഉപദേശവും തമ്മിൽ ഉള്ള ചില പ്രത്യേകതകൾ, അതായത് ഈ ഭാഗങ്ങളിലെല്ലാം ഈ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തെ വ്യാഖ്യാനിക്കുന്ന ഭാഗത്ത് പല ആചാര്യന്മാരും ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് സമാധിസ്ഥനായ ഒരു യോഗിയുടെ രണ്ടവസ്ഥയെക്കുറിച്ചാണ്. വ്യുത്ഥാനാവസ്ഥ, സമാധിയിലിരിക്കുന്ന അവസ്ഥ, അങ്ങനെ രണ്ടായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് പല വ്യാഖ്യാതാക്കളും. പ്രമുഖരായ വ്യാഖ്യാതാക്കൾ ആചാര്യസ്വാമികൾ ഒഴികെ, ശങ്കരാചാര്യരൊഴികെയുള്ള വ്യാഖ്യാതാക്കളെല്ലാം ഇതിനെ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. അതായത് യോഗി സമാധിയിലിരുന്നതിന് ശേഷം ഉണർന്നു വരുമ്പോൾ അയാൾ എങ്ങനെയാണ് അയാൾ പ്രവർത്തിക്കുന്നത്, അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുവരെയുള്ള നമ്മുടെ വ്യാഖ്യാനത്തിൽ നമ്മൾ അങ്ങനെ ഒരു ഭാഗം കണ്ടിട്ടില്ല. കാരണം ഭാഷ്യകാരൻ ഇതുവരെയുള്ള വ്യാഖ്യാനത്തിൽ ഒരു ഭാഗത്തിലും അങ്ങനെ ഒരു യോഗി സമാധിയിലിരിക്കുമ്പോൾ പിന്നെ സമാധിയിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇവിടെ വിശദീകരണങ്ങളിലും അങ്ങനെ ഒരിടത്തും വിശദീകരണം വന്നിട്ടില്ല. കാരണം ഭാഷ്യകാരൻ അത് അങ്ങനെ വ്യാഖ്യാനിക്കാൻ കാരണം ഇവിടെ സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പറയുന്നിടത്തും അങ്ങനെ നിരുദ്ധാവസ്ഥ, വിധാനാവസ്ഥ എന്ന് യോഗശാസ്ത്രത്തിൽ പറയുന്ന സമാധിയെ ഇവിടെ യോഗശാസ്ത്രത്തെ ഗീതയെ പരാമർശിക്കുന്നില്ലെന്നല്ല, ഇവിടെ അത് അങ്ങനെ പരാമർശിക്കുന്നേയില്ല. ഈ ഭാഗങ്ങളിലെല്ലാം ഇവിടെ പറയുന്നത് എന്താണ്? ഒരുവൻ വിവേകം കൊണ്ട് ഒരുവന് വരുന്ന ബുദ്ധിയുടെ സമത്വവും അതിന് വരാമെന്നുള്ള ദോഷങ്ങളും അതിനെ പരിഹരിക്കേണ്ട ഉപായങ്ങളും ആ രീതിയിലാണ് ഇവിടെ ശ്ലോകങ്ങളിൽ പറയുന്നതും. ഇവിടെ പറയുന്ന എന്താണ്? രാഗദ്വേഷ വിയുക്തേസ് വിഷയാൻ ഇന്ദ്രിയസ്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കുന്ന വേളയിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് അവിടെ പറയുന്നില്ല. സമാധിയിലിരുന്നിട്ട് ഉണർന്നു വന്നിട്ട് അനുഭവിക്കുന്നു എന്നൊന്നും ഇവിടെ പറയുന്നില്ല. ഇതിൽ പറയുന്നില്ല, അതുകൊണ്ട് തന്നെ ഭാഷ്യകാരനും പറയുന്നില്ല. പക്ഷെ പലരും അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. യോഗത്തിനോട് ആഭിമുഖ്യമുള്ള പല ആചാര്യന്മാരും അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് അങ്ങനെ ആകാം എന്ന് നമുക്ക് ധരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ശങ്കരാചാര്യരെന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ശങ്കരാചാര്യരുടെ ഭാഷ്യത്തിൽ ഈ വിഷയത്തെ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. ശങ്കരാചാര്യരുടെ ഭാഷ്യത്തിൽ അങ്ങനെ രണ്ടവസ്ഥയെക്കുറിച്ച് പറയുന്നില്ല, ഇവിടെ ഒരവസ്ഥയെക്കുറിച്ചേ പറയുന്നു. അത് ഇവിടെ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം, അത് സഹജ സമാധിയാണ്. സമാധിയിലേക്ക് പോയി പ്രപഞ്ച വിസ്മൃതിയിലിരിക്കുക, പിന്നെ അതിൽ നിന്ന് ഉണർന്നു വന്ന് പ്രപഞ്ചത്തിൽ വ്യാപരിക്കുക, അങ്ങനെ രണ്ടവസ്ഥകളെക്കുറിച്ച് ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്നേയില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആചാര്യസ്വാമികളെ സംബന്ധിച്ചിടത്തോളം സമാധി എന്ന് പറയുന്നത് ഉണർന്നിരിക്കുന്ന മുഴുവൻ സമയവും സമാധിയാണ്. സദാസമയവും അയാൾ ഇവിടെ സമാധി എന്ന് പറയുന്ന ശബ്ദം ഒന്ന് രണ്ട് വന്ന ഭാഗത്തെല്ലാം ഭാഷകാരൻ വ്യാഖ്യാനിച്ച എന്താണ്? ഒരിടത്ത് വ്യാഖ്യാനിച്ചു സമാധി ആത്മാ, വേറെടുത്ത് സമാധി എന്നുള്ള ശബ്ദം വന്നപ്പോൾ പറഞ്ഞു വിവേക പ്രജ്ഞ എന്നാണ് വ്യാഖ്യാനിച്ചത്. അപ്പോൾ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് വിവേകത്തിനാണ്. ആ വിവേക സമാധി എന്ന് പറയുന്നത് സഹജമായിട്ടുള്ളതാണ്, ഏത് സമയത്തും ഇരിക്കുന്നതാണ്. പ്രപഞ്ചത്തെ മറന്ന് വേറൊരവസ്ഥയിലേക്ക് പോയി ഉണ്ടാകുന്ന സമാധിയെക്കുറിച്ചുകൂടെ ഭാഷ്യകാരൻ ഈ ഭാഗത്തിലും, ഇവിടെ വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാവുന്നുള്ള പല സന്ദർഭങ്ങളുമുണ്ട്. അങ്ങനെ വന്നിട്ടും ഒരിടത്തും വ്യാഖ്യാനിച്ചില്ല. ഗീതാകാരനും അതിനെക്കുറിച്ച് പറയുന്നു. ഈ വിഷയ അനുഭവത്തിൽ ഉള്ള സമാധിയെക്കുറിച്ചാണ് പറയുന്നത്. അടുത്ത് പറയും, തദ്വത് കാമായം പ്രവിശന്തി സർവേ, ഭാഷ്യകാരനോട് വ്യാഖ്യാനിക്കുന്നു പറയും. ഇങ്ങനെ ഉണർന്നിരിക്കെ ശരീരം ഇന്ദ്രിയം മനസ്സ് എല്ലാം ഉണർന്നിരിക്കെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വിഷയങ്ങളെ ഗ്രഹിക്കുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലുള്ള സമാധി, അതാണ് സ്ഥിതപ്രജ്ഞത. അതിനെ കുറിച്ചാണ് ഇവിടെ, അതുകൊണ്ടാണ് ശബ്ദത്തിന്റെ തന്നെ പ്രത്യേകത എന്താണ്? പ്രജ്ഞ. പ്രജ്ഞ ഉണർന്നിരുന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അതിന് സ്ഥിരത ആവശ്യമായി വരുന്നത്. ഉണർന്നിരിക്കുന്ന പ്രജ്ഞയിലുള്ള സ്ഥിരതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ പ്രജ്ഞയെ നിരോധിച്ചിട്ടുള്ള സമാധിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉള്ള പ്രജ്ഞാശൂന്യതയെക്കുറിച്ചോ അല്ല ഇവിടെ പരാമർശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ വിശദീകരണങ്ങളെല്ലാം ഉണ്ട്, അതൊക്കെ വായിക്കുമ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ ചിന്തിക്കാം. അതൊന്നും ഭാഷ്യകാരന് സമ്മതമായിട്ടുള്ള കാര്യങ്ങൾ അല്ല. ഭാഷ്യകാരന്റെ പ്രജ്ഞ ഉണർന്നിരിക്കുമ്പോൾ ഉള്ള പ്രജ്ഞയിലുള്ള സ്ഥിരത, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പറയുന്നു, ഇന്ദ്രിയേഹി വിഷയാൻശരൻ, ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ മനസ്സിൽ സമാധി ഉണ്ടാകും? അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആത്മവശ്യർ വിധേയാത്മാ പ്രസാദം അധികച്ചതി, അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ മനസ്സിൽ പ്രസാദം? പ്രസാദം എന്ന് പറയുന്നതിന് എന്താണ് ഇവിടെ നിർവികൽപ്പ സമാധി എന്നൊന്നും ഭാഷ്യകാരൻ പറഞ്ഞില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതുകൊണ്ട് വ്യാഖ്യാനവും കണ്ടതിന് ശേഷമാണ് ഇത് പറയുന്നത്. പ്രസാദം എന്ന് വെച്ചാൽ പ്രസന്നത, സ്വാസ്ഥ്യം വേണമെങ്കിൽ ഇവിടെ വ്യാഖ്യാനിക്കാമായിരുന്നു. നിർവികൽപ്പ സമാധി എന്നൊക്കെ പറയാമായിരുന്നു. അതെങ്ങനെയാ? ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും അതേസമയം നിർവികൽപ്പ സമാധി വരികയും ചെയ്യുക, രണ്ടും കൂടി ഒരുമിച്ച് സാധ്യമല്ല. അതുപോലെ നിർവികൽപ്പ സമാധി ഇല്ലാന്നല്ല പറയുന്നത്, അങ്ങനെ ഒരു സമാധി ഉണ്ട്. അങ്ങനെ ഒരു സമാധിയിലേക്ക് പോകണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിരോധിച്ചേ പറ്റും, മനസ്സിനെയും നിരോധിച്ചേ പറ്റും. അങ്ങനെ മനസ്സിനെ നിരോധിക്കുന്നതിനുള്ള ഉപായങ്ങളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. എന്താണ്? രാഗദ്വേഷ വിയുക്തമായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അവർജനീയമായ വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന സ്വസ്ഥത, അതാണ് ഇവിടുത്തെ സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നത്. ആ സ്ഥിതപ്രജ്ഞന ദൃഷ്ടാന്തമാണ് ഭഗവാൻ ഗീതയിലെ ഗീത ഉപദേഷ്ടാവായ ഭഗവാൻ. ഭഗവാൻ സദാസമയവും ഈ പറയുന്ന സഹജ സമാധിയിലായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് പറയാം നിർവികൽപ്പ സമാധിയിലായിരുന്നു. പക്ഷേ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമെല്ലാം അതാതിന്റെ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടുവരുന്നു. അത്തരത്തിലുള്ള ഒരു സമാധിയെക്കുറിച്ച് ആണ് പറയുന്നത്. അല്ലാതെ കഷ്ടതപസ്സികൾ എന്ന് പറയുന്നു, അതുപോലെ എന്താണ് പ്രപഞ്ചത്തെ എല്ലാം വിസ്മരിച്ച് ചവിൽപ്പുറ്റൊക്കെ കയറി വന്ന് മൂടി അങ്ങനെ ഇരിക്കുന്ന ഒരു തപസ്സിനെ കുറിച്ച്, പ്രപഞ്ച വിസ്മരണത്തിലിരിക്കുന്ന ഒരു തപസ്സിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. അങ്ങനെ ഒരു തപസ്സിൽ ഒരു യോഗിയുടെ അന്ധകരണത്തിനുണ്ടാകുന്ന നിറവികൽപ്പ നിരോധാവസ്ഥയെക്കുറിച്ചും അല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്, ഭാഷ്യകാരൻ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. കാരണം അത് ഗീതാകാരൻ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ധ്യാനത്തെക്കുറിച്ച് യോഗത്തെക്കുറിച്ചൊക്കെ ഗീത പറയുന്നുണ്ട്. ഇത് തന്നെ തികച്ച് യോഗപരമായും ഗീത വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സുപ്രസിദ്ധരായ പല യോഗികളും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവരെല്ലാം ഈ ഭാഗങ്ങളെല്ലാം നിർവികൽപ്പ സമാധിയിൽ തന്നെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. പക്ഷെ ഭാഷ്യകാരൻ അങ്ങനെയല്ല. അതായത് പ്രപഞ്ചത്തെ വിട്ടിട്ടൊരു നിർവികൽപ്പ സമാധി ഇരിക്കുക, അങ്ങനെ ഒന്നിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. പ്രപഞ്ചത്തിൽ വ്യവഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിർവികൽപ്പ സമാധി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഉണർന്നിരിക്കുന്ന മനസ്സിന്റെ സമാധി, അതിനെവിടെ പറയുന്നു പ്രസാദം. കാരണം പ്രസാദം എന്ന് പറയുന്നത് പ്രസന്നത, സ്വാസ്ഥ്യം എന്നിങ്ങനെ മനസ്സിന്റെ സ്വാസ്ഥ്യം എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നതാണ് അവിടെ. ഇനി ആർക്കെങ്കിലും യോഗത്തിൽ താല്പര്യമുള്ളവർക്ക് ഇതിനെ അവരുടെ സാധനയ്ക്കനുസരിച്ച് അങ്ങനെ വ്യാഖ്യാനിച്ച് ഇത് നിർവികൽപ്പ സമാധി എന്നെടുക്കുന്നതിനും വിരോധമൊന്നുമില്ല. അതെല്ലാം ഓരോരുത്തരുടെ താല്പര്യങ്ങളനുസരിച്ചിട്ടാണ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ വ്യക്തമായി ധരിക്കുക. ഇനി ആ ശ്ലോകത്തിൽ നോക്കുക. രാഗദ്വേഷവിയുക്തൈഹി, രാഗദ്വേഷവിയുക്തങ്ങളായ ആത്മവശീഹി, മനസ്സിന് സ്വാധീനങ്ങളായ ഇന്ദ്രിയേഹി, ഇന്ദ്രിയങ്ങളെക്കൊണ്ട് വിഷയാൻ ചരം, വിഷയങ്ങളെ അനുഭവിക്കുന്നവനായ വിധേയാത്മാ, അന്ധകരണം സ്വാധീനമായ ജീവൻ. വിധേയാത്മാ, ആത്മാ എന്ന് വെച്ചാൽ അവിടെ അന്ധകരണം എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. വിധേയമായ ആത്മാവോടുകൂടിയവൻ, സ്വാധീനമായ, തനിക്ക് സ്വാധീനമായ മനസ്സോടുകൂടിയവനായ ആ ജീവൻ പ്രസാദം, സ്വാസ്ഥ്യം അധികച്ചതി പ്രാപിക്കുന്നു, മനസ്സിന്റെ സ്വാസ്ഥ്യത്തെ പ്രാപിക്കുന്നു. അതാണ് സ്ഥിരപ്രജ്ഞത. ഇത് ഒരു സാധകൻ ശീലിക്കണമെന്ന്. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യേർവിധേയാത്മാ പ്രസാദം അധിഗച്ഛതി പ്രസാദേ സർവദുഃഖാനാ ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശോ ബുദ്ധി പര്യവതിഷ്ഠതേ പ്രസാദേ സദിക്കും സ്യാദിതിച്ചതേ. ചിത്തപ്രസാദം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിത്തത്തിന് സ്വാസ്ഥ്യം, ചിത്തവിശ്രാന്തി, അതൊരുവന് അവന്റെ ഈ ദൈനംദിന ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ ചിത്തവിശ്രാന്തിയെ ഒരുവൻ നേടിക്കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന നിർവികൽപ്പ സമാധി പോലെയുള്ള കാര്യങ്ങൾ നേടുന്നതിന് ഒരാൾക്ക് ഈ പറയുന്ന രാഗദ്വേഷ വിയോഗമൊന്നും പൂർണ്ണമായി സംഭവിക്കണമെന്നില്ല. അതൊരു അഭ്യാസമാണ്, ടെക്നിക്കാണ്. അഭ്യാസത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ചിത്തശുദ്ധിയൊന്നും കൂടാതെ തന്നെ സമാധി പ്രവേശിക്കാം. അഭ്യാസത്തിന്റെ വഴിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ധരിച്ചിരിക്കുന്നത് ഉറക്കം പോലെ അല്ലെങ്കിൽ സമാധി മനസ്സ് പോകുന്നത് ആണ് ഒരു മഹത്തായ കാര്യം, അതും ഒരു മഹത്തായ കാര്യം തന്നെയാണ്. പക്ഷെ ആധ്യാത്മിക സാധനയെ ഇവിടെ നിർദ്ദേശിക്കുന്ന തരത്തിൽ അതിന് വലിയ മഹത്വമൊന്നുമില്ല. ഈ സമാധിക്ക്, ഈ പറയുന്ന സമാധിക്ക് വലിയ മഹത്വമൊന്നുമില്ല. പലരും ഇങ്ങനെ ചോദിക്കും, സ്വാമിമാരൊക്കെ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ അനുഭവം വല്ലതും ഉണ്ടാ? അനുഭവം വല്ലതും ഉണ്ടാന്ന് ചോദിച്ചാൽ അയാൾ ഉദ്ദേശിക്കുന്ന എന്താണ്? അരുവികൽപ്പ സമാധിയിൽ ഇരുന്നിട്ടുണ്ടോ എന്നാണ്. ഏതെങ്കിലും സ്വാമിമാർ പറയൂ, ഇരുന്നിട്ടില്ലെന്ന് പറയാൻ പറ്റൂ? ആ ചിലവും പറയാം, അതൊന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല എന്ന് പറയും. എന്നുവെച്ചാൽ അതുകൊണ്ട് മനസ്സിലായിക്കോളും, ഇതൊക്കെ ഉണ്ടെങ്കിലും സ്വാമി പറയുന്നയാളല്ല എന്ന് മനസ്സിലായിക്കോളും, അത്രയെങ്കിലും പറയും. അല്ലാതെ ഇല്ലെന്ന് പറയത്തില്ല, പറയാൻ ആർക്കും ധൈര്യമില്ല. നിർവികൽപ്പ സമാധി എനിക്ക് ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു സ്വാമി കാണിച്ചു തരാം, പറയത്തില്ല. കാരണം ഭയമാണ്. കാരണം നിർവികൽ സമാധി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ സ്വാമി അല്ല എന്ന് ജനം ധരിച്ചു പോവും, താൻ മോശക്കാരനായി പോവും എന്നാണ് എല്ലാ സ്വാമിമാരും ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും സ്വാമിക്ക് നിർവികൽപ്പ സമാധി ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ടെന്നേ പറയാവൂ, ഇല്ലെന്ന് പറയരുത്. അഭയേ ഭയദർശിന, അഭയത്തിൽ ഭയത്തെ ദർശിക്കുന്നവരാണ്. അഭയമായ സർവഭയശൂന്യമായ ആത്മാവിൽ ഭയത്തെ നിർവികൽപ്പ സമാധി അതിനെ ഭയക്കുന്നവരാണ്. അതില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ എല്ലാ ആത്മീയതയും പോയി, നശിച്ചുപോയി എന്ന് കരുതുന്നവരാണ്. കാരണം അങ്ങനെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. ശിഷ്യൻ തന്നെ ചെന്ന ആദ്യം ഗുരുവിന്റെ അടുത്ത് ചോദിക്കുന്നു, നിർവികൽപ്പ സമാധി ഉണ്ടോ? ഗുരു ഉണ്ടെന്ന് പറയണമെങ്കിൽ ശരി, എന്നാ പിന്നെ ഈ ഗുരു ഇരുന്നോട്ടെ, അല്ലെങ്കിൽ ഇനി നിർവികൽപ്പ സമാധിയുള്ള ഗുരുവിനെ അന്വേഷിച്ചു പോവാം, അവിടെ ശരിയാവും. അല്ല, ശരിയാവത്തില്ല. ഇവിടെ ഇപ്പൊ ഗീതയിൽ പറയുന്ന, ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഈ ഗീതാശ്ലോകങ്ങളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഭാഷയത്തിലോ ഒന്നും അങ്ങനെ ഒരു നിർവികൽപ്പ സമാധിയെക്കുറിച്ച് പറയും. സമാധിയെക്കുറിച്ച് ഗീതയിൽ പരാമർശിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. നിർവികൽപ്പ സമാധി ഇല്ലെന്നോ അതാർക്കും പ്രാപിക്കാൻ പറ്റത്തില്ല എന്നുമല്ല ഞാൻ പറയുന്നത്. സ്ഥിതപ്രജ്ഞനെ കുറിച്ചുള്ള ആ സന്ദർഭത്തിൽ പറയുകയാണ്, ഇത് കൂടിയേ തീരൂ, അത് കൂടിയാലേ ഒരാൾ സ്ഥിതപ്രജ്ഞനാവൂ എന്നെല്ലാം നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് അബദ്ധമാണ്. ഇവിടെ പറയുന്ന സ്ഥിതപ്രജ്ഞന് നിർവികൽപ്പ സമാധി ഇല്ല, നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന നിർവികൽപ്പ സമാധി ഇല്ല, അല്ലെങ്കിൽ ഈ സ്ഥിതപ്രജ്ഞനുള്ള നിർവികൽപ്പ സമാധി എന്താണെന്ന് നമ്മൾ ധരിച്ചിട്ടില്ല, അതാണ് ഇവിടെ പറയുന്ന സഹജ സമാധിയെ കുറിച്ചാണ് പറയുന്നത്. പ്രസാദേ സർവദുഃഖാനാം ആധ്യാത്മികാദീനാം ഹാനി വിനാശ അസ്യ യതേഹി ഉപജായതേ. ഇവിടെ പറയുന്നത് സ്വാമിയെ കുറിച്ചാണ്. അതുകൊണ്ടാണ് പറയുന്നത് യതേഹി, യതിക്ക്, സന്യാസിക്ക് എന്തുവരുന്നു? പ്രസാദേ, ഈ പ്രസാദം കൈവരിച്ചു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ഇവിടത്തെ യോഗി, ഇവിടത്തെ സന്യാസി, ഇവിടെ സാധന എന്ന് പറയുന്നത് ഉണർന്നിരുന്നുകൊണ്ടുള്ള സാധനയാണ്. ഉണർന്നിരുന്നുകൊണ്ടുള്ള സാധന എന്ന് പറയുമ്പോൾ കണ്ണ് തുറന്നുകൊണ്ടിരുന്നുള്ള സാധനമാണ്, കണ്ണടച്ചുകൊണ്ടിരുന്നുള്ളതല്ല. യോഗിയെ സംബന്ധിച്ചിടത്തോളം കണ്ണടച്ചു കഴിഞ്ഞാലേ അയാൾക്ക് ബ്രഹ്മത്തെ, ആത്മാവിനെ കാണാൻ പറ്റും. സ്ഥിതപ്രജ്ഞൻ അങ്ങനെയല്ല, കണ്ണ് തുറന്നാലും കാണുന്ന ആത്മാവിനെ തന്നെ ആണ്, രണ്ടിടും തമ്മിലുള്ള വ്യത്യാസം. സ്ഥിതപ്രജ്ഞൻ കണ്ണടച്ചാലും ആത്മാവിനെ കാണും, കണ്ണ് തുറന്നാലും ആത്മാവിനെ തന്നെ കാണും. യോഗിക്ക് അങ്ങനെയല്ല, കണ്ണ് തുറക്കാൻ ഭയമാണ്. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ സമാധിയിൽ നിന്ന് ഭ്രഷ്ടനായി പോവും, ആത്മാവ് ഭ്രംശിച്ചു, നേരത്തെ പറഞ്ഞ ബുദ്ധിനാശം, സ്മൃതിഭ്രംശം അത് സംഭവിക്കുന്നു, ഭയക്കുന്നയാളാണ്. അങ്ങനെയുള്ള യോഗിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സ്വാസ്ഥ്യത, മനസ്സിന്റെ സ്വാസ്ഥ്യത വന്നു കഴിഞ്ഞാൽ സർവദുഃഖാന ആധ്യാത്മികാദീനാം ഹാനി വിനാശം, ആധ്യാത്മികം തുടങ്ങിയ എല്ലാ ദുഃഖങ്ങളുടെയും ഹാനി വിനാശം അസ്യേതേഹ ഉപജായതേ, ആ യതിക്കുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ആ ദുഃഖനാശം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഈ ദുഃഖനാശത്തെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞു, എന്താണ് ഞാൻ ശോചന്തി പണ്ഡിതാഹ, പണ്ഡിതന്മാർ ശോചിക്കുന്നില്ല എന്ന് പറഞ്ഞെടുത്ത് പറഞ്ഞ ദുഃഖനാശം. അല്ലാതെ ദുഃഖനാശമെന്ന് പറയുന്നതുകൊണ്ട് ദുഃഖത്തെ വിസ്മരിച്ചിരിക്കുകയെന്നോ എന്നുള്ള അർത്ഥം എടുക്കരുത്. ഗുരുവേൽപ്പ സമാധി പോയി ഇരുന്നിട്ട് പിന്നെ ദുഃഖത്തെ, അങ്ങനെയല്ല. ആ സ്ഥിതപ്രജ്ഞൻ പ്രജ്ഞയിൽ ഉണർന്നു ഇരിക്കുമ്പോൾ തന്നെ അയാൾക്ക് എന്ത് വരുന്നു? ദുഃഖനാശം വരുന്നു, അനുശോചനമില്ലാത്തവനായി തീരുന്നു. പിഞ്ച പ്രസന്ന ചെയ്ത സഹ സ്വസ്ഥ അന്തക്കണ്ണസഹി യസ്മാത് ആശു ശീഘ്രം ബുദ്ധി പര്യവതിഷ്ഠതി ആകാശമിവ പരിസമന്താത് അവതിഷ്ഠതി ആത്മസ്വരൂപേണൈവ നിശ്ചലീ ഭവതി ഇത്യർത്ഥഃ. ഈ ചിത്തശുദ്ധി പ്രസന്ന ചേതസ്, അയാളുടെ വ്യവഹാരത്തിൽ നിന്നുകൊണ്ട് തന്നെ അയാൾ ആർജിച്ച ആ ചിത്തശുദ്ധി, സ്വസ്ഥ അന്തക്കണ്ണസി അന്തക്കണ്ണ സ്വാസ്ഥ്യം, അതുകൊണ്ടാണ്. അല്ല സമാധി കൊണ്ടല്ല, അന്തക്കണ്ണത്തിന്റെ അസ്വസ്ഥത കൊണ്ട്. യസ്മാത് ആശു ശീഘ്രം പെട്ടതിന് ബുദ്ധി പര്യവതിഷ്ഠതേ ആകാശമിവ പരിസമന്താതവതിഷ്ഠതേ, അയാളുടെ ബുദ്ധി പരിച്ഛിന്നമായ ഈ ശരീരം മനസ്സ് ഇതിലെല്ലാം കെട്ടുകുണഞ്ഞു കിടന്ന, അല്ലെങ്കിൽ തുച്ഛമായ വിഷയങ്ങളിൽ അഭിധ്യാനം ചെയ്തുകൊണ്ടിരുന്ന ആ ബുദ്ധി, അതാണ് ബുദ്ധിക്ക് വരുന്ന മാറ്റം. മുമ്പ് മനസ്സെന്ന് പറയുന്നത് ചെറിയ ചെറിയ കാമസങ്കല്പങ്ങളിൽ നിന്ന മനസ്സാണ്. ആ മനസ്സ് ആകാശമിവ ആകാശത്തെ പോലെ അത് വ്യാപകമായി തീരുന്നു. സമന്താത് അവതിഷ്ഠതേ പറയുന്നുണ്ടല്ലോ പണ്ഡിത സമദർശിനഹ. ആ സമദർശിയുടെ ബുദ്ധിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആത്മസ്വരൂപേണൈവ നിശ്ചലീ ഭവതി, ആത്മസ്വരൂപത്തിൽ നിശ്ചലമായി തീരുന്നു എന്നാണ്. മനസ്സിനെവിടെ നിരോധിച്ച് മനസ്സിനെ ഇല്ലാതാക്കിയല്ല ചെയ്യുന്നത്, മനസ്സ് ആത്മസ്വരൂപത്തിൽ ആ മനസ്സെന്ത് ചെയ്യുന്നു? തദാകാരമായി തീരുന്നു. അതാണ് നിശ്ചലീ ഭവതി, താതാത്മ്യത്തെ പ്രാപിക്കുന്നു, തന്മയമായി തീരുന്നു, മനസ്സ് ചിന്മയമായി തീരുന്നു എന്ന് പറയുന്നു. ആത്മസ്വരൂപേണൈവ നിശ്ചലീ ഭവതി, അങ്ങനെ നിശ്ചലമാകുന്നു എന്നുള്ളത്. ഇത് യോഗികൾ പറയുന്ന നിരോധമല്ല. അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ മനസ്സിനെ ഓരോ വിഷയങ്ങളിൽ നിന്നും നിരോധിച്ച് നിരോധിച്ച് മനസ്സിനെ ഓരോരോ വിഷയങ്ങളിലേക്ക് ഏകാഗ്രമാക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, മനസ്സ് ആകാശമിവ പരിസമന്ത സമദർശിത്വം ആണ് ഇവിടെ വരുന്നത്. സമദർശി എന്നുള്ള ഭാവത്തിലേക്ക് മനസ്സ് വരുന്നു. പണ്ഡിത സമദർശിന ആത്മസ്വരൂപേൺ അങ്ങനെ നിശ്ചലമായി തീരുന്നു എന്നാണ്. മനസ്സിനെ നിരോധിച്ച് നിശ്ചലമാക്കുകയല്ല, മനസ്സിന്റെ സർവാത്മഭാവം കൊണ്ട് മനസ്സ് നിശ്ചലമായി തീരുന്നു. സർവഭൂതങ്ങളിലും ഉള്ള ആത്മദർശനം കൊണ്ട് മനസ്സ് ആ ഭാവത്തിൽ നിൽക്കുന്നു. അതാണ് മനസ്സിന്റെ നിശ്ചലാവസ്ഥ എന്ന് പറയുന്നത്. മനസ്സ് വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുക തന്നെ സർവാത്മഭാവത്തിൽ നിശ്ചലമായിരിക്കുന്നു. മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുക തന്നെ നിശ്ചലമായിരിക്കുന്നു. അതാണ് സ്ഥിതപ്രജ്ഞന്റെ ആത്മസ്വരൂപത്തിലുള്ള നിശ്ചലഭാവം. അത് സഹജമായി തീരുമ്പോൾ അയാൾ വ്യവഹാരത്തിലിരിക്കുമ്പോഴും അയാളെ ബാധിക്കുന്നില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത് പത്മപത്രം ഇവ അംബസ്സ. അംബസ് കൊണ്ട് ജലം കൊണ്ടെങ്ങനെയാണോ പത്മപത്രം പങ്കിലമാകാതിരിക്കുന്നത്, അതിന് മാലിന്യങ്ങൾ പറ്റാതിരിക്കുന്നത്, അതുപോലെ സ്ഥിതപ്രജ്ഞനും വ്യവഹാരത്തിൽ തന്നെ അയാൾ നിശ്ചലനായിരിക്കുന്നു അയാളുടെ മനസ്സ്. യോഗിയുടെ മനസ്സങ്ങനെയല്ല. യോഗിയുടെ മനസ്സ് നിശ്ചലമായി കഴിഞ്ഞാൽ പിന്നെ അതിനെ ചലിക്കാൻ പറ്റരുത്, സമാധിയിലാവും. സ്ഥിതപ്രജ്ഞന്റെ മനസ്സ് അങ്ങനെയല്ല. സ്ഥിതപ്രജ്ഞന്റെ മനസ്സ് നിശ്ചലമായാലും ചലിച്ചുകൊണ്ടിരിക്കും. ആത്മരൂപത്തിൽ അത് നിശ്ചലമായിരിക്കെ തന്നെ അവർജനീയമായ വിഷയങ്ങളിൽ അത് ചലിച്ചുകൊണ്ടിരിക്കും. അതാണ് സ്ഥിതപ്രജ്ഞതയും യോഗ സമാധിയും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഇവിടെ പറയുന്നത്. അത് ഒരിടത്ത് വിഷയശൂന്യത വരുന്നു യോഗിയുടെ മനസ്സിൽ. സ്ഥിതപ്രജ്ഞന്റെ മനസ്സിലെന്താണ്? വിഷയ പാരവശ്യതയുടെ ശൂന്യം വരുന്നു, വിഷയാധീനതയുടെ ശൂന്യത വരുന്നു. വിഷയശൂന്യമല്ല അവിടെ, വിഷയ പാരവശ്യമാകുക മനസ്സിന്റെ സ്വഭാവമാണ്, അതിൽ നിന്ന് ശൂന്യമായി തീരുന്നു. അതാണ് സ്ഥിതപ്രജ്ഞന്റെ മനസ്സിന്റെ പ്രത്യേകത. സ്ഥിതപ്രജ്ഞൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉണർന്നു തന്നെ ഇരിക്കുന്നു. അതേസമയം ഗുരുവൽപ്പ സമാധിയിലിരിക്കുന്ന ആളാണെങ്കിലോ അയാൾ സുഷുപ്തിക്ക് സമാനമായ ഒരവസ്ഥയിലായിരിക്കുന്നു. രണ്ടു തമ്മിലുള്ള വ്യത്യാസം. സ്ഥിതപ്രജ്ഞന്റെ സമാധിയെ സഹജ സമാധി എന്ന് പറയും. അത്തരൊരവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറയുന്നു. പ്രസന്ന ചേതസ്, അങ്ങനെ പ്രസന്ന ചേതസ് ആയ ഗുരുവിന്റെ ബുദ്ധി സർവാത്മഭാവത്തിൽ പരിനിഷ്ഠിതമായി തീരുന്നു. ആ സർവാത്മദർശിത്വം ആണ് അയാളുടെ ആത്മാനന്ദം എന്ന് പറയുന്നു. അടുത്ത് പറയും, സമം പശ്യതി സർവത്ര, സർവത്തിലും സമത്തെ പശ്യ. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുടെ ഈ കാര്യം തന്നെ ഇനി വിശദമാക്കും. അവിഭക്തം വിഭക്തേഷു, ഇങ്ങനെ പല ഉദാഹരണങ്ങൾ പറയും ആ ജ്ഞാനിയുടെ ദർശനത്തെക്കുറിച്ച്, പറഞ്ഞതിന്റെ ദർശനത്തെക്കുറിച്ച്. ഇനി ആ ശ്ലോകത്തിൽ നോക്കുക. പ്രസാദേ, ചിത്തപ്രസാദം കൈവന്നാൽ, ചിത്തസ്വാസ്ഥ്യം കൈവന്നു കഴിഞ്ഞാൽ, അസ്യ ഈ സ്ഥിതപ്രജ്ഞന് സർവദുഃഖാനാം ഹാനി ഉപജായതി, സർവദുഃഖങ്ങളുടെയും ഹാനി സംഭവിക്കുന്നു, സർവദുഃഖ നിവൃത്തി സംഭവിക്കുന്നു. അങ്ങനെ പ്രസന്ന ചേതസഹ ചിത്തസ്വാസ്ഥ്യം കൈവന്നവന്, കഴിയുന്നവന്റെ ബുദ്ധി, അന്ധകരണം, ആശു പെട്ടെന്ന് തന്നെ പര്യവതിഷ്ഠത, ആത്മസ്വരൂപത്തിൽ നിശ്ചലമായിത്തീരുന്നു. ഇവിടെയും ആവശ്യപ്പെടുന്നത് എന്താണോ, ഓ ചിത്തസ്വാസ്ഥ്യതയെ കൈവരിച്ച് ആത്മഭാവനയിലൂടെ മനസ്സിനെ സർവാത്മഭാവത്തിൽ നിർത്തുക, അത് പരിശീലിക്കാൻ ഒരു സാധകനോട് ഇതാവശ്യപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിനെ നിരോധിച്ച് സമാധിയിലെത്തിക്കാനല്ല, മനസ്സിനെ സർവാത്മഭാവം പരിശീലിപ്പിക്കാനാണ്, മനസ്സിനെ ആത്മഭാവന പരിശീലിപ്പിക്കുക. അങ്ങനെ പരിശീലിപ്പിച്ച് സർവവസ്തുക്കളിലും ആത്മദർശനത്തെ സ്വായത്തമാക്കിയ ഒരു മനസ്സിന് ഒരാൾ ഉടമസ്ഥനായിത്തീരുക, അതാണ് ഇവിടെ പറയുന്ന സ്ഥിതപ്രജ്ഞത. ഭഗവാൻ നിർദ്ദേശിക്കുന്ന സ്ഥിതപ്രജ്ഞത അതാണ്, അത് വ്യക്തമായി മനസ്സിലാക്കുക. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ നാസ്തി ബുദ്ധിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാഭാവയത ശാന്തി അശാന്തസ്യ കുത സുഖം. ശാന്തി ശാന്തി ശാന്തി.